തൃതീയധ്യായം പഞ്ചമബ്രാഹ്മണ പ്രഥമമന്ത്രമധഹേനം കഹോദ കൗശീതകേയ പപ്രച്ഛ യാജ്ഞവൽക്കേരിഹോവാച യദേവ സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ യ ആത്മാ സർവാന്തരഃ തം മേ വ്യജക്ഷേതി ഏഷ തേ ആത്മാ സർവാന്തരഃ കഹമോ യാജ്ഞവൽക്യ സർവാന്തരോ യോ അശനായ പിപാസേ ശോകം മോഹം ജരാമൃതം അത്യേതി ഏനം വൈ തം ആത്മാനം വിദിത്വാ ബ്രാഹ്മണാഃ പുത്രേഷണായ അശവിത്തേഷണായ അശലോകേഷണായ അശവിദ്ധായ ഭിക്ഷാചര്യം ചരന്തി. യാഹിവ പുത്രേഷണ സാ വിത്തേഷണ യാ വിത്തേഷണ സാ ലോകേഷണ ഉഭിഹീതി ഏഷനേവ ഭവതഃ. തസ്മാത് ബ്രാഹ്മണ പാണ്ഡിത്യം നിർവിദ്യ ബാല്യേന തിഷ്ഠാസേത്. ബാല്യം ച പാണ്ഡിത്യം ച നിർവിദ്യാഥ മുനിഹി അമൗനം ച മൗനം ച നിർവിദ്യ അധ ബ്രാഹ്മണ സബ്രാഹ്മണ കേന സ്യാത് യേന സ്യാത് തേന ഈദൃശേവ അതോന്യദാർത്ഥം തദോഹ കഹോല കൗശീതകേയ ഉപരരാമ. ബാല്യം ച പാണ്ഡിത്യം ച നിർവിദ്യ നിശേഷം കൃത്വാ അധ മനനാത്മനി യോഗി ഭവതി ഏതാവധി ബ്രാഹ്മണേന കർത്തവ്യം യദുദ സർവ അനാത്മപ്രത്യയ തിരസ്കരണം ഏതത് കൃത്വാ കൃതകൃത്യോ യോഗി ഭവതി. ഇവിടെ പറഞ്ഞിരിക്കുന്നു അനാത്മപ്രത്യയ തിരസ്കരണം, ഇതിനാണ് മനനം എന്ന് പറയുന്നത്. ഇവിടെ മനനത്തിന് ഇവിടെ ഈ തരത്തിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നു. പാണ്ഡിത്യത്തിന് ശ്രവണമെന്ന് വ്യാഖ്യാനിച്ചു. അപ്പോൾ മനനത്തിൽ ഇവിടെ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് മനന സാധാരണ വിചാരം. ഇവിടെ മുഖ്യമായും ചർച്ച ചെയ്യുന്നത് അനാത്മപ്രത്യയ തിരസ്കരണം. നമ്മൾ മുമ്പ് ശ്രവണ മനന നിധ്യാസനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അജ്ഞാന സംശയ വിപര്യങ്ങളെ ഒഴിവാക്കാനാണ്. അതിന് ഓരോ സമയത്ത് ഓരോന്നിനും പ്രാധാന്യം കൊടുത്ത് ചർച്ച ചെയ്യുന്നു. നമ്മൾ പറയുന്നു ജ്ഞാനം ഉണ്ടാകുന്നു, ശ്രവണം കൊണ്ട് ജ്ഞാനം ഉണ്ടാകുന്നു, ജ്ഞാനം ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അജ്ഞാനം നശിക്കുന്നു. അപ്പോ അവിടെ അജ്ഞാനം എന്ന് പറയുന്നത് എന്ത്, നമ്മുടെ ഭാഷകാരൻ പറഞ്ഞ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ജ്ഞാനാഭാവം എന്ന് അർത്ഥമുണ്ട്. അപ്പൊ ജ്ഞാനാഭാവ രൂപത്തിലുള്ള അജ്ഞാനം അവിടെ നശിച്ചു. പക്ഷെ വിപരീയ രൂപത്തിലുള്ള അജ്ഞാനം ഉണ്ടാകും മുമ്പ് പറഞ്ഞു. അജ്ഞാനം വിപരീയ, ആ വിപരീയത്തിനാണ് ഇവിടെ പറയുന്നത് അനാത്മപ്രത്യയം എന്ന് പറയുന്നു. അത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു എന്താണ് ദേഹാത്മബുദ്ധി തുടങ്ങിയത്. ഈ തത്വത്തെ ശ്രവിക്കുന്നു. അപ്പോ അത് പലതവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ശ്രവണം മനനം നിത്യാസനം ഇത് തികച്ചും വെവ്വേറെയുള്ള കാര്യങ്ങളല്ല, ഇത് ഒരുമിച്ച് നടക്കുന്ന കാര്യങ്ങളാണ്. ഗീത ചർച്ച ചെയ്യുന്നിടത്ത് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ശ്രവണം എന്ന് പറയുമ്പോൾ കണ്ണടച്ചിരുന്ന കേൾക്കുക, അവിടെ ഒന്നും ചിന്തിക്കാതിരിക്കുക എന്നർത്ഥമല്ല. ശ്രവണത്തിലൂടെ തത്വത്തെ ഗ്രഹിക്കുന്നിടത്തും അവിടെ ചിന്ത ആവശ്യമാണ്. ഏത് കാര്യം നമ്മൾ ഗ്രഹിക്കുമ്പോഴും അവിടെ ചിന്ത സഹായമായി വരും. പക്ഷേ ശ്രവണത്തിന് പ്രാധാന്യം വരുമ്പോൾ അവിടെ ചിന്ത ഗൗണമായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ മനനത്തിന് പ്രാധാന്യം വരുമ്പോൾ അവിടെ മറ്റത് അപ്രധാനമായിരിക്കും എന്നർത്ഥം. ഇപ്പോൾ മനനത്തെ സംബന്ധിച്ച് നമുക്ക് സ്വതന്ത്രമായിട്ടും അത് ചെയ്യാം. ശ്രവണം എന്ന് പറയുമ്പോൾ എന്താണ്, അത് ശ്രവിക്കുന്നു. ശ്രവിക്കുമ്പോൾ നമ്മളെ ശ്രവിപ്പിക്കാൻ ഒരാൾ വേണം. ശ്രവണത്തിന് എന്തെങ്കിലും ഒരു ഉപാധി വേണം, ഒന്നുകിൽ ആചാര്യം വേണം, അല്ലെങ്കിൽ പുസ്തകം വേണം. പുസ്തകവും ശ്രവണമാണെന്ന് ചോദിക്കും. പുസ്തകം വായിക്കുന്നത് ശ്രവണമാണ്. എന്തുകൊണ്ട്? അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പുസ്തകം എന്ന് പറയുന്നത് ലിപികളാണ്, ലിപി എന്ന് പറയുന്നത് സങ്കേതമാണ്. അപ്പൊ ആ സങ്കേതങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, അതിന് പറയും ശബ്ദത്തിന്റെ സ്മാരകം. നമ്മൾ ഈ ലിപി കാണുമ്പോൾ എന്താ ശബ്ദത്തെയാ സ്മരിക്കുന്നത്. അപ്പോ ശബ്ദമാണുള്ളിൽ അവിടെ ബോധത്തെ ഉണ്ടാക്കുന്നു. ആ ശബ്ദം ശ്രവണേന്ദ്രിയത്തിലൂടെ ഉള്ളിലേക്ക് കടക്കുന്നില്ലെന്നേ ഉള്ളൂ. വായനയെന്ന് പറയുമ്പോൾ നമുക്ക് ശബ്ദമില്ലാതെയും വായിക്കാമെന്ന്. കണ്ണ് ചക്ഷുരേന്ദ്രിയം ലിപിയുമായിട്ട് കൂട്ടിമുട്ടിയാൽ മതി, രൂപദർശനം പോലെ. ഇത് രൂപങ്ങളാണ് ലിപികളെന്ന് പറയുന്നു. പക്ഷെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നു, ഉള്ളിൽ ഉടൻ തന്നെ ശബ്ദസ്മൃതി ഉണ്ടാകും. ശബ്ദം സ്മരണ രൂപത്തിൽ വരുന്നു. അത് ആ എന്നുള്ള ലിപി വായിക്കുമ്പോൾ നമ്മൾ ആ എന്ന് പറയണമെന്നില്ല, പക്ഷെ ഉള്ളിൽ ആ ശബ്ദം പ്രത്യക്ഷപ്പെടുന്നു. അവിടെ എന്ത് വരുന്നു, ശബ്ദത്തിലൂടെയാണ് അർത്ഥബോധം ഉണ്ടാകുന്നത്. അതും ശ്രവണം തന്നെയാണ് വായന. ആൾക്കാർ പറയും എന്താണ് ഇത് പുസ്തകജ്ഞാനം എന്ന് പറയും. ഈ പറയുന്നതൊക്കെ പുസ്തകജ്ഞാനമല്ലേ എന്ന് പറയും. ഈ പുസ്തകജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്, ഇത് കണ്ടിട്ട് ഇത് പുസ്തകമാണെന്നറിയുന്നതാണ് പുസ്തകജ്ഞാനം. അതിനെ നമുക്ക് പുസ്തകജ്ഞാനം എന്ന് പറയാം. മേശ കണ്ടിട്ട് മേശ എന്നറിഞ്ഞാൽ അത് മേശയുടെ ജ്ഞാനം. പുസ്തകത്തെ കണ്ടിട്ട് പുസ്തകം എന്നറിഞ്ഞാൽ അത് പുസ്തകജ്ഞാനം. അസയും നമ്മുടെ ഉള്ളിൽ ബോധം ഉണ്ടാകുന്നു, പുസ്തകമല്ല ബോധത്തെ ഉണ്ടാക്കുന്നു. പുസ്തകത്തിന് നമ്മുടെ ഉള്ളിൽ ഒരു ബോധം ഉണ്ടാക്കാൻ പറ്റും, എന്താണ് ഇത് പുസ്തകമാണെന്നുള്ള ജ്ഞാനം. മറിച്ച് വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ബോധം ഉണ്ടാകുന്നത് എന്താണ്, ശബ്ദമാണ്. ആ ശബ്ദം ഏതാണ്, ശ്രുതി തന്നെയാണ്. പക്ഷെ അത് ഒരു സ്ഥലത്ത് ഒരാചാര്യം പറയുന്നു, ആ ശബ്ദം നമ്മുടെ ശ്രവണപടങ്ങളിൽ വരുന്നു. അവിടെ നമ്മൾ പറയുന്നതാണ് ആ ശബ്ദം ഞാൻ പ്രത്യക്ഷമായി കേൾക്കുന്നു. ഇവിടെ ശ്രവണേന്ദ്രിയവും ശബ്ദവുമായിട്ടുള്ള സംയോഗമുണ്ടായി, ബന്ധമുണ്ടായി. അവിടെ നമ്മൾ പറയുന്ന ശബ്ദം എനിക്കിവിടെ പ്രത്യക്ഷമാണ്. അതേ ശബ്ദം തന്നെയാണ് തത്വമസി എന്ന് പറയുന്ന അതേ ശബ്ദം തന്നെയാണ്. ശബ്ദത്തിന് മാറ്റമില്ല. വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സ്മൃതി രൂപത്തിൽ വരുന്നത്. സ്മൃതി എന്തുകൊണ്ട് പറയുന്നു? അവിടെ ശ്രവണേന്ദ്രിയവും ആ ശബ്ദവുമായിട്ട് സംയോഗം അവിടെ നടക്കുന്നില്ല, കാരണം പുറമേ നിന്ന് കേൾക്കുന്നില്ല. പക്ഷെ ശബ്ദം ഉള്ളിലുണ്ട്, ഇവിടെ മനസ്സ്. മനസ്സിന് അവിടെ പറയും എന്താണ്, മനസ്സ് ശബ്ദാകാരമായി പരിണമിച്ചിരിക്കുന്നു. പുറമേ നിന്ന് ശബ്ദം കേൾക്കുമ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നു. മനസ്സിന് പരിണാമം സംഭവിക്കുന്നു, മനസ്സ് ശബ്ദാകാരമായി പരിണമിക്കുന്നു. വായിക്കുന്നിടത്തും അത് തന്നെ സംഭവിക്കുന്നു, മനസ്സ് ശബ്ദാകാരമായി പരിണമിക്കുന്നു. ആ ശബ്ദജ്ഞാനം എന്ന് പറയുന്നത് ഇന്ദ്രിയാർത്ഥ സന്നികർഷം, ഇന്ദ്രിയവും അർത്ഥവുമായിട്ടുള്ള ബന്ധമില്ലാത്ത കൊണ്ടാണ് അതിനെ നമ്മൾ സ്മൃതി എന്ന് പറയുന്നത്. വാസ്തവത്തിൽ അവിടെ ശബ്ദത്തിന്റെ അനുഭവം തന്നെയാണ്. അതും എന്ത് ചെയ്യുന്നു, അർത്ഥബോധത്തെ ഉണ്ടാകുന്നു. അപ്പോൾ ശ്രുതി ആചാര്യൻ പറയുന്നു ഉള്ളിൽ ചിത്തത്തിന് പരിണാമം ഉണ്ടാകുന്നു, ശബ്ദാത്മക പരിണാമം ഉണ്ടാകുന്നു, ആ ശബ്ദത്തിനെ തുടർന്ന് അർത്ഥബോധം ഉണ്ടാകുന്നു. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു പറയുന്നത്, ശബ്ദശക്തി. ശബ്ദത്തിന് അങ്ങനെ ഒരു വിശേഷതയുണ്ട്, അത് ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അതിന് അർത്ഥബോധത്തെ ഉണ്ടാക്കണം. പറയുന്നു ശബ്ദത്തിന്റെ ശക്തി അചിന്തിയമായ ശക്തി എന്ന് പറയുന്നു. ഞാൻ അങ്ങനെ അചിന്തിയമായൊരു ശക്തിയുണ്ട്. അതെങ്ങനെ സംഭവിക്കുന്നു അതറിയില്ല, അങ്ങനെ സംഭവിക്കുന്നു. ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനുള്ളിൽ ആനയെക്കുറിച്ച് ബോധം ഉണ്ടാകും. ഇങ്ങനൊരു ബോധത്തെ ഉണ്ടാകുന്നതിന് ഈ ശബ്ദത്തിലൂടുന്ന ശക്തി കിട്ടിയത്, അത് അതിൻ്റെ സ്വഭാവം എന്നേ പറയാൻ പറ്റൂ. അഗ്നിയുടെ സ്വഭാവം ഉഷ്ണമായിരിക്കുന്ന പോലെ ശബ്ദത്തിൻ്റെ സ്വഭാവമാണ് ഈ അചിന്തി ശക്തി. അത് വിഷയങ്ങളെക്കുറിച്ചുള്ള ബോധം ഉണ്ടാക്കുന്നതിന് കഴിവുണ്ട്. അത് ശ്രവിക്കുമ്പോഴായാലും ശരി, നമ്മളീ പറയുന്ന വായന, നമ്മുടെ കണ്ണ് ഈ ലിപികളിലൂടെ സഞ്ചരിച്ചാലും ഉള്ളിൽ ശബ്ദം ഉണ്ടാകും. ആ ശബ്ദം അർത്ഥബോധത്തെ ഉണ്ടാക്കും. ഇത് ശ്രവണമാണ്. എന്തുകൊണ്ട്? ശബ്ദത്തിലൂടെ ബോധം ഉണ്ടാകുന്നതുകൊണ്ടാണ് അതിന് ശ്രവണം എന്ന് പറയുന്നത്. ഇത് പുസ്തകജ്ഞാനമല്ല, നമ്മൾ ധരിക്കുന്നത് പോലെ പുസ്തകജ്ഞാനമല്ല. പുസ്തകജ്ഞാനം എന്ന് പറയുന്നത് എന്താ? ഇത് പുസ്തകമാണെന്നുള്ള ജ്ഞാനം. ഇത് വായിക്കുമ്പോൾ അങ്ങനെ ഒരു ജ്ഞാനമാണോ നമുക്കുണ്ടാകുന്നതല്ല. തത്വമസി എന്ന് വായിക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? ഏത് ആണോ ഗുരു ഉപദേശിക്കുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന ബോധം, അത് തന്നെയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ എഴുതി വെച്ചതൊക്കെ സാർത്ഥകമാകുന്നത്. ഈ ഗ്രന്ഥങ്ങളെല്ലാം സാർത്ഥകമാകുന്നത് അതുകൊണ്ടാണ്, കാരണം അതിനും ആ ശേഷിയുണ്ട്. അത്തരം അർത്ഥബോധത്തെ ഉണ്ടാക്കുന്നു. അതാണ് ഇപ്പോൾ ആചാര്യൻ പറയുന്നില്ല, ആ വേറെ തരത്തിൽ നമ്മൾ ആ ശബ്ദത്തെ കേൾക്കും. ശബ്ദത്തിനവിടെ വ്യത്യാസമുണ്ട്. ഒന്ന് ശബ്ദം ധ്വനി, മറ്റൊന്ന് പ്രതിധ്വനി. അങ്ങനെ ശബ്ദത്തിന് വ്യത്യാസമുണ്ടെങ്കിലും അർത്ഥബോധത്തിൽ വ്യത്യാസമുണ്ട്. ധ്വനിയിൽ നിന്നായാലും ശരി, അതായത് ഇന്നത്തെ പുതിയ സമ്പ്രദായം അനുസരിച്ച് നമ്മൾ ശബ്ദത്തെ രേഖപ്പെടുത്തി വയ്ക്കുന്നു, റെക്കോർഡ് ചെയ്യുന്നു എന്ന് പറയുന്നു, അതിൽ നിന്ന് കേൾക്കുന്നു. ശബ്ദത്തിന് വ്യത്യാസമുണ്ട്. ഒരു ശബ്ദത്തെ നമ്മൾ ധ്വനിയെന്നും വേറൊന്നിനെ പ്രതിധ്വനിയെന്നും പറയും. പക്ഷേ എന്തായാലും ശരി, അവിടെ എന്ത് ചെയ്യുന്നു, അർത്ഥബോധം ഉണ്ടാക്കുന്നു. അപ്പൊ ഇതെല്ലാം ശ്രവണമാണ്. ചിലരുടെ മനസ്സിലങ്ങനെ സംശയമുണ്ട്, വായന ശ്രവണമാകുമോ? അത് പുസ്തകജ്ഞാനമല്ലേ അല്ല. അവിടെയും എന്താ പ്രവർത്തിക്കുന്നത്? ഉള്ളിൽ പ്രവർത്തിക്കുന്നത് ശബ്ദത്തിന്റെ അചിന്തിയമായ ശക്തിയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഭാഷകാരൻ ഈ ശ്രുതിക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നു. ശബ്ദത്തിന് അങ്ങനെ ഒരു വിശേഷതയുണ്ട്, ബോധത്തെ ഉള്ളിൽ ഉണ്ടാക്കുന്നതിന് കഴിയും. എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ഉണ്ടാക്കുന്നു. കണ്ണ് കാണുന്നു, ഉടനെ ഉടനെ ബോധം ഉണ്ടാകുന്നു. പക്ഷെ ശബ്ദത്തിനെ കുറിച്ച് പറയുന്നത് എന്താണ്? അതീന്ദ്രിയമായ വിഷയങ്ങളെക്കുറിച്ചും, എന്നുവെച്ചാൽ മറ്റേന്ദ്രിയങ്ങൾക്ക് വിഷയമാകാത്ത വിഷയങ്ങളെക്കുറിച്ചും ശബ്ദം നമുക്കൊരു ബോധത്തെ ഉണ്ടാക്കിത്തരും. ഉദാഹരണം പറഞ്ഞാൽ പരമാണു എന്ന് പറയുന്നു. മണത്തുമൊക്കെ അറിയത്തില്ല, കണ്ണുകൊണ്ട് കാണാൻ അറിയത്തില്ല, ഒന്നും പറ്റത്തില്ല. പക്ഷേ ശബ്ദം ഒരു ബോധത്തെ ഉണ്ടാക്കും. അതിനെക്കുറിച്ചൊരു ബോധത്തിലുണ്ടാകും. അതൊരു ഉദാഹരണമായി പറയുന്നു. അതുപോലെ പുണ്യപാപങ്ങൾ, ആത്മാവ്, പരമാത്മാവ് തുടങ്ങിയ വിഷയങ്ങളെ സംബന്ധിച്ചല്ല, മറ്റിന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്തതിനെ സംബന്ധിച്ചും ഉള്ളിൽ ബോധമുണ്ടാക്കാൻ ഉള്ള ഒരു ശേഷി ശബ്ദത്തിനുണ്ട്. അതിനെ അംഗീകരിച്ചുകൊണ്ടാണ് ഇവിടെ ഈ ശ്രവണത്തിനും മറ്റും പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെ ശബ്ദശ്രവണത്തിലൂടെ ഒരാൾക്കുള്ളിൽ ബോധമുണ്ടാകുന്നു. ആ ബോധമുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാകുന്ന ബോധം പലതരത്തിലും വരാം. സംശയരൂപത്തിൽ വരാം, വിപരീ രൂപത്തിൽ വരാം. അവിടെ അതിന് വിചാരം ആവശ്യമാണ്. അപ്പം ശ്രവണത്തോടൊപ്പം തന്നെ വിചാരവും നടക്കും. അതുകൊണ്ടവിടെ ശബ്ദശ്രവണത്തിൽ പ്രാധാന്യം ശബ്ദത്തിന് തന്നെയാണ്, അല്ലെങ്കിൽ ശ്രവണത്തിന് തന്നെയാണ്. വിചാരത്തെ അവിടെ ഗുണമെന്ന് പറയുന്നു. ഇനി അത്ര ഒരു ശ്രവണം കൂടാതെ, വായിക്കാതെ, പഠിക്കാതെ, കേൾക്കാതെ ചിന്തിക്കാമെന്നാണ് സ്വാനുഭവത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അവിടെ എന്ത് വരുന്നു? അവിടെ മനനത്തിന് പ്രാധാന്യം വരുന്നു. ശ്രവണത്തോടൊപ്പം മനനം ഉണ്ടെങ്കിലും മനനത്തിന് അങ്ങനെ ഒരു വിശേഷതയുണ്ട്. ഈ ശ്രവണത്തിലും മനനത്തിലും തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ത്? നിധ്യാസനം, നിശ്ചയം, അല്ലെങ്കിൽ ബോധത്തിന്റെ വിശുദ്ധി. വാർത്തികാചാര്യൻ പറയുന്നു, ശുദ്ധധി. അത് ശ്രവണത്തിൽ സംഭവിക്കുന്നു. ചിലർക്ക് ചില കാര്യങ്ങൾ കേട്ടോ, അവർ പറയാം, കേട്ടു പക്ഷെ എനിക്ക് ബോധ്യം വന്നില്ല. ഇതെല്ലാം നമ്മുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കണം. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാകും. സ്വാനുഭവത്തിൽ ചിന്തിക്കുക. ഇത് സ്വാനുഭവത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. വേറെ ഏതെങ്കിലും ജ്ഞാനിയുടെ അനുഭവത്തിലോ അല്ലെങ്കിൽ നമ്മുടെ കേവലമായ കൽപ്പനകളിൽ, ഭാവനകളിലൂടെ മനസ്സിലാക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ എന്താ ബോധിപ്പിക്കുന്നത്? ത്വം. ശ്രോതാവിനെ കുറിച്ചാണ് ബോധിപ്പിക്കുന്നു, കേൾവിക്കാരനെ കുറിച്ചാണ് ബോധിക്കുന്നു. ആ ബോധ്യം എന്ന് പറയുന്നത് തൻ്റെ അനുഭവത്തെ ആശ്രയിച്ചായിരിക്കും. വേറൊരു ജ്ഞാനിയുടെ അനുഭവമോ വേറൊരു ഗുരുവിൻ്റെ അനുഭവമൊന്നുമല്ല. അവിടെ നമുക്ക് മനസ്സിലാകും. ചിലപ്പോൾ കേൾക്കുമ്പോൾ പറയുന്നു ബോധ്യം വന്നില്ല, പിന്നെ പറയും പക്ഷെ ഒന്ന് ചിന്തിച്ചപ്പോൾ അത് ബോധ്യം വന്നു. എന്ത് വരുന്നു? കേൾവിയോടൊപ്പം ചിന്തയും വരുന്നു. ആ ചിന്തയോടൊപ്പം എന്ത് വരുന്നു? ബോധ്യം. അതിനാണ് പറയുന്നത് നിശ്ചയം, നിധ്യാസനം. ഇതെല്ലാം ഏകകാലത്തിൽ സംഭവിക്കുന്നു. ചിലപ്പോൾ സംഭവിക്കാതിരിക്കുന്നു. കേൾക്കുന്നു, ബോധ്യം വരുന്നില്ല. ചിലപ്പോൾ മനസ്സിലായി എന്താണ് പറഞ്ഞതെന്ന്, പക്ഷെ എന്താണ് എനിക്കതിനൊരു ഉറപ്പില്ല എന്ന് പറഞ്ഞു. അവിടെ എന്തുവരുന്നു? അത് നിശ്ചയരൂപത്തിലാകുന്നില്ല. അപ്പം ഇത് ഒരേ സമയം ഒരുമിച്ചിരിക്കുകയും അതേസമയം ഓരോന്നിനും പ്രാധാന്യം വരികയും ചെയ്യും. അപ്പോൾ അത് ആ പ്രാധാന്യം വരുന്ന എങ്ങനെ? അതിനെ സംബന്ധിച്ചുള്ള എല്ലാ സംശയങ്ങളും ദൂരീകരിച്ച് അത് ബോധ്യം വന്നു. ഒരു സംശയം, തനിവ് പുരുഷനാണോ സ്ത്രീയാണോ? ഒരു സംശയം ശരിയായി ബോധ്യം വന്നു. അത് ചിലത് പറയാം, അത് ജനിച്ചപ്പോഴേ ബോധ്യം ഉണ്ടായിരുന്നില്ല. ജനിച്ചപ്പോൾ ബോധ്യമില്ലായിരുന്നു. ആ ബുദ്ധി ഒരു പ്രരൂഢമായ അവസ്ഥയെ പ്രാപിക്കുമ്പോഴാണ് അത് തിരിച്ചറിയുന്നത്, ഞാൻ പുരുഷനാണ് സ്ത്രീയാണ്. അതുവരെ അതൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല. വാസ്തവത്തിൽ ഇതായിരുന്നപ്പോൾ, ജനിച്ചപ്പോഴേതായിരുന്നു, പുരുഷനായിരുന്നു അല്ലെങ്കിൽ സ്ത്രീയായിരുന്നു. പക്ഷേ അത് മനസ്സിലാക്കുന്നതിന് എത്ര കാലം വേണ്ടി വന്നു. അത് അതുപോലെ എന്താണ് പരമാർത്ഥമാണ് ബോധിപ്പിക്കുന്ന നീ അതാണ്. ത്വം തത്, നീ ആ തത്താണെന്ന് ബോധിപ്പിച്ചാലും അവിടെ ബോധിക്കണമെന്നില്ല ആ സമയത്ത്. അപ്പോൾ അവിടെ ഈ ഒന്നാദ്യം ആ ശ്രവണം കൊണ്ട് മുമ്പ് പറഞ്ഞ അജ്ഞാനരൂപത്തിലുള്ള അതിന് ജ്ഞാനാഭാവ രൂപത്തിലുള്ള അജ്ഞാനം അതിനെ മാറ്റി, പിന്നെ മനനം. പക്ഷെ അങ്ങനെ മാറ്റിയിട്ടും താൻ അതാണെന്ന് ഇപ്പൊ ബോധ്യം വന്നു. ഇതുവരെ അങ്ങനെ അറിഞ്ഞിരുന്നില്ല. ഇതുവരെ തന്നെ കുറിച്ച് അറിഞ്ഞിരുന്നത് താൻ സ്ത്രീയാണ് അല്ലെങ്കിൽ പുരുഷനാണ് എന്നാണ്. പക്ഷെ ഇപ്പൊ മനസ്സിലായി എന്താണ്? താൻ നിന്റെ സ്വരൂപം അതല്ല. പക്ഷെ അങ്ങനെ അറിഞ്ഞതിന് ശേഷവും അവിടെ വരുന്ന എന്താണ് വിപരീത പ്രത്യയം. ആ വിപരീത പ്രത്യയത്തിൽ വരുമ്പോൾ നമ്മുടെ അനുഭവത്തിൽ എന്താണ്? നമ്മളിവിടെ ഇരുന്ന് ഈ തത്വത്തെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ സമയം ഈ തത്വത്തെ കുറിച്ച് കേൾക്കുമ്പോഴും വിചാരം ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ അറിവുണ്ടാകുന്നു. എന്താണോ ശ്രുതി ബോധിപ്പിക്കുന്ന അറിവുണ്ടാകുന്നുണ്ട്. പക്ഷെ അതിനിടയ്ക്ക് മറ്റെന്തെങ്കിലും ചിന്ത കടന്നു വന്നാൽ ആ സമയത്തേക്ക് ഇതില്ല. ഈ നീതി വിട്ട് ഇത് പൂർണ്ണമായും വിട്ട് മറ്റ് വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നു. പൂർണ്ണമായും ഇത് പോകുന്നു മനസ്സിൽ നിന്ന്. അപ്പോൾ എന്ത് വ്യവഹാരമാണോ, വിശപ്പ് വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, അവിടേക്ക് എന്ത് വരുന്നു? വിപരീത പ്രത്യയം വരുന്നു. പ്രാണധർമ്മത്തിന് അധീനമായി പോകുന്നു മനസ്സ്. അതുപോലെ തന്നെ മറ്റ് കാമക്രോധാദി വിഷയങ്ങൾ എല്ലാം മനസ്സെന്ത് ചെയ്യുന്നു, അതിനോട് താതാത്മ്യപ്പെട്ടു പോകുന്നു. അപ്പോൾ അതിനെന്താ പരിഹാരം? അതിനാണ് പറയുന്നത് സർവ അനാത്മപ്രത്യം എന്ന് പറയുന്നതാണ്. അതിന് പരിഹാരമെന്ന് പറയുന്നത് വീണ്ടും ഇതിലേക്ക് തിരിച്ചു വരിക, മനനം എന്ന് പറയുന്നത്. അപ്പോൾ ആ വിവേകമുള്ളവൻ തന്റെ പരമാർത്ഥ സ്വരൂപം ഇന്നതാണെന്ന് ധരിച്ചവൻ, അവന്റെ മനസ്സ് വീണ്ടും ഈ ശരീര പ്രാണ മനോധർമ്മങ്ങൾക്ക് അധീനമാകുമ്പോൾ അവന്റെ ഉള്ളിൽ ഈ വിവേകമുണ്ടെങ്കിൽ അവിടെ ആചാര്യം വേണമെന്നില്ല, പുസ്തകം വേണമെന്നില്ല. കാരണം അവന്റെ ഉള്ളിൽ അറിവുണ്ടായിരുന്നല്ലോ. ആ വിവേകം അവന്റെ ഉള്ളിൽ തനിയെ ഉണർന്നു വരുന്നു. അറിവ് എപ്പോഴും ഏത് നിമിത്തങ്ങളായാലും ശരി, അറിവ് പുറമേ നിന്നുണ്ടാകുന്നില്ല, അറിവ് എപ്പോഴും അവന്റെ ഉള്ളിൽ ഉണ്ടാകുന്നതാണ്. പുസ്തകത്തിൽ നിന്ന് അറിവുണ്ടാകുന്നില്ല, ശബ്ദത്തിൽ നിന്ന് അറിവുണ്ടാകുന്നില്ല. നമ്മളങ്ങനെ പറയും ഈ പ്രക്രിയ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അറിവെന്ന് പറയുന്നത് എവിടെ എങ്ങനെ ഉണ്ടാകുന്നു? എല്ലാ അറിവും അവന്റെ ഉള്ളിൽ തന്നെ പ്രകാശിക്കുകയാണ്. കാരണം അഗ്നിയിലെ പ്രകാശം പുറമേ നിന്ന് അങ്ങനെ വരാൻ പറ്റും? പുറമേ നിന്ന് അഗ്നി പ്രകാശം വരുന്നില്ല. അതുപോലെ അറിവാണ് തന്റെ സ്വരൂപം. അതുകൊണ്ട് ആ തന്റെ സ്വരൂപത്തിൽ തന്നെ അറിവ് പ്രകാശിക്കും. പിന്നെ ബാക്കിയുള്ളതൊക്കെ എന്താണ്? കേവലം നിമിത്തങ്ങൾ, അത്രയേ ഉള്ളൂ. ഒരു ദീപത്തിൽ നിന്ന് വേറൊരു ദീപം മാറ്റിയെടുക്കണമെങ്കിൽ എന്ത് വേണം? അവിടെ ഒരു തിരിയുടെ ആവശ്യമുണ്ട്, ഒരു നിമിത്തം മാത്രം. അതുകൊണ്ട് ആ ദീപം കൂടെ ജ്വലിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. വാസ്തവത്തിൽ ആ ദീപം ജ്വലിക്കുന്നതിന് അതിന്റെ സ്വരൂപത്തെ അല്ലാതെ മറ്റൊന്നിന് അല്ല, അത് തന്നെയാണ് ജ്വലിക്കുന്നത്. ദീപത്തിന് മറ്റൊന്നായി ജ്വലിക്കാൻ കഴിയത്തില്ല. അത് എത്ര വലുതായാലും അത് ദീപമായിട്ട് തന്നെ. എന്തുകൊണ്ട്? പ്രകാശവിന്റെ സ്വരൂപമാണ്. മറ്റുള്ളവർക്കെല്ലാം കേവലം നിമിത്തം. അതുപോലെ ശബ്ദവും പുസ്തകവും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശബ്ദം ഉണ്ടാകുന്നതിന് ഇത് രണ്ടുമില്ല. ചേഷ്ട അതിനൊരു പ്രമാണമായി സ്വീകരിക്കുന്നു അല്ലേ. അവിടെ ഈ വരകളെപ്പോലെ ഒരു ചിത്രം കാണുന്ന ബോധമുണ്ടാകുന്നു. വരകളല്ലേ, അത് ഒരു പ്രമാണമാണ്, ചേഷ്ട. നമ്മൾ കൈകൊണ്ടോ കാലുകൊണ്ടോ ഒക്കെ ആംഗ്യങ്ങൾ കാണിക്കുന്നു, ഒരാളോട് വരാൻ പറയുന്നു, പോകാൻ പറയുന്നു, നിൽക്കാൻ പറയുന്നു. ഇവിടെ എല്ലാം എന്താണോ, ഇതും ഒരു പ്രമാണമായിട്ട് സ്വീകരിക്കുന്നു. അവിടെ എന്ത് വരുന്നു? എന്തൊക്കെ ഉള്ളിൽ നടക്കുന്നു, പക്ഷെ അറിവ് ഉള്ളിലുണ്ടാകും. ആ ചേഷ്ട കൊണ്ട് ഉള്ളിൽ അനുമാനം നടക്കുന്നു എന്ന് പറയുന്നു, അല്ല ചേഷ്ട നേരിട്ടാണെന്ന് പറയുന്നു, അനുമാനത്തിന്റെ ആവശ്യമില്ലെന്ന് പറയുന്നു. ഒരു പലതരത്തിലതിനെക്കുറിച്ച് ചർച്ചകളുണ്ട്. പക്ഷെ ആത്യന്തികമായി ഒന്ന് അംഗീകരിക്കേണ്ടത് എന്താണ്? എല്ലാ അറിവും ഉണ്ടാകുന്ന ഉള്ളിലാണ്, ബാക്കിയുള്ളതെല്ലാം കേവലം നിമിത്തം. അപ്പോൾ വിപരീത പ്രത്യയങ്ങളുള്ളിൽ വരുമ്പോൾ അതാണ് മുമ്പ് വിപരീത പ്രത്യയം എന്ന് പറഞ്ഞു, ഇവിടെ പറഞ്ഞു അനാത്മപ്രത്യയം എന്ന് പറഞ്ഞു. മുമ്പ് ഭാഷകാരം പറഞ്ഞു മിഥ്യാജ്ഞാനം എന്ന് പറഞ്ഞു. അത് സ്വാഭാവികമായിട്ടും വരും. കാരണം എന്തുകൊണ്ട്? മനസ്സിനൊരു സ്വഭാവം ഉണ്ട്, അതിന് വെറുതെ ഇരിക്കാൻ കഴിയത്തില്ല. അത് പ്രവർത്തിച്ചു തുടങ്ങിയോ, അത് പ്രവർത്തിച്ചു തുടങ്ങാന്ന് പറഞ്ഞാൽ ജാഗ്രത്, അതെപ്പോഴും അത് ചലിച്ചുകൊണ്ടേയിരിക്കും. ജലത്തെ പോലെ ജലത്തിനൊരിക്കലും നിശ്ചലമായിരിക്കാൻ കഴിയത്തില്ല, അത് സൂക്ഷ്മരൂപത്തിൽ ചലിച്ചുകൊണ്ടിരിക്കും. എന്തിന്? നമ്മൾ സ്ഥൂലമെന്ന് കാണുന്ന ഈ വസ്തുക്കൾ പോലും സൂക്ഷ്മരൂപത്തിൽ ചലിക്കുന്നു എന്നല്ലേ നമ്മൾ പഠിക്കുന്നു. അത് പദാർത്ഥത്തിന്റെ സ്വഭാവമാണ്. അതിന് നമ്മൾ ധരിക്കുന്നത് പോലെ ഒരു നിശ്ചലത അതിനില്ല. നമ്മൾ ജഡമെന്ന് കരുതുന്ന വസ്തുക്കൾ പോലും എന്താണ്? സദാ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനങ്ങനെ ജഡത്വം എന്ന് പറയുന്ന ഒരു അവസ്ഥ വാസ്തവത്തിലില്ല. അതില്ലാത്തതെന്തുകൊണ്ട്? അതല്ല, ഈ ചൈതന്യത്തിൽ നിന്ന് വന്നതല്ലേ? അപ്പോൾ അതിന് ജഡമായിരിക്കാൻ കഴിയും. അപ്പോൾ അതിൻ്റെ സൂക്ഷ്മ തലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ മനസ്സിലാകുന്ന എന്താണ്? അവിടെ അതിഗംഭീരമായ കർമ്മ സദാ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. ആ പദാർത്ഥങ്ങളിൽ തന്നെ ചലന സ്വഭാവമുള്ളതാണ് ജലം പോലെ. അതാണ് ചിത്തത്തിന് ജലത്തിനോട് ഉപയോഗിക്കുന്നത്. ചലന സ്വഭാവമുള്ളതാണ് മനസ്സ്, അത് ചലിച്ചുകൊണ്ടേയിരിക്കും. അത് ഒന്നുകിൽ അത് പ്രത്യക് പ്രവണമായെന്ന് പറയും, ആത്മാഭിമുഖമായി ചലിക്കും, അല്ലെങ്കിൽ അത് ബഹിർമുഖമായി ചലിക്കും. അല്ലാതെ അതിനെ പിടിച്ചു കെട്ടാൻ പറ്റത്തില്ല മനസ്സിന്. അതാണ് പറയുന്നത്, എന്താണ് ഈ ആകാശത്തെ ഒരാൾ ചുരുട്ടിയെടുത്താൽ, അങ്ങനെ സങ്കല്പിക്കാൻ, ആകാശം എന്ന് പറയുന്ന ഒരു പ്രതലമാണ്, അതിന് ഒരു പായ ചുരുട്ടിയെടുക്കുന്ന പോലെ ചുരുട്ടിയെടുക്കാം എന്നൊക്കെ സങ്കല്പിച്ച് അത് ചുരുട്ടിയെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഈ മനസ്സിനെ ഒരിക്കലും നിശ്ചലമാക്കാൻ സാധ്യമല്ല എന്ന. അപ്പൊ ചില ചോദിക്കും സമാധിയിൽ സാധ്യമാകില്ലേ? ഇല്ല. എന്തുകൊണ്ട്? സമാധി എന്ന് പറയുന്നത് നമ്മുടെ റബ്ബർ ബാൻഡ് പിടിച്ചിങ്ങനെ വലിച്ചു നിർത്തും പോലെയാണ്. കുറച്ച് സമയം അതങ്ങനെ ഇരിക്കും, പിടിവിട്ട് കഴിഞ്ഞാൽ വീണ്ടും പറയും. ഓ, വിധാനം വീണ്ടും ഉണർന്നു വരും. അങ്ങനെ വയ്ക്കാൻ പറ്റത്തില്ല, കുറെ സമയമായിരിക്കും. എന്തുകൊണ്ട്? അതിന്റെ സ്വഭാവം അതാണ്. എലാസ്റ്റിക് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പിടി വിടുന്നത് വരെ അങ്ങനെ ഇരിക്കും. അവിടെയും സൂക്ഷ്മമായ ചലനം കാണും. അപ്പിടി ഉള്ളപ്പോൾ തന്നെ അതിന് ചലിക്കാതിരിക്കാൻ പറ്റത്തില്ല, നേരിട്ടത് കാണുന്നില്ലെന്നേ ഉള്ളൂ. കാരണം അതിനെങ്ങനെ, അതിന്റെ ആ എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് തന്നെ എന്താ, അത് സൂക്ഷ്മമായ ചലനം കൊണ്ടാണ് അതങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ട് മനസ്സിന്റെ സ്വഭാവമാണ് മനസ്സ് ഒന്നുകിൽ പ്രത്യേക പ്രവണമാകും എന്ന് വെച്ചാൽ ആത്മ ചിന്തയിലിരിക്കും, അല്ലെങ്കിൽ വ്യവഹാര ചിന്തയിലിരിക്കും. അത് ഈ ബോധമുണ്ടായാലും ശ്രവണം ചെയ്തു വിചാരം ചെയ്തു ഈ ബോധമുണ്ടായാലും മനസ്സ് ബഹിർമുഖമായി, അതാണ് വ്യവഹാരം എന്ന് പറയുന്നത്. തത്വജ്ഞാനിയുടെ വ്യവഹാരം എന്ന് പറയുന്നതാണ്. ഈ തത്വജ്ഞാനി എന്ന് പറയുമ്പോൾ വേറെ ആരെ കുറിച്ച് ചിന്തിക്കരുത്. ഈ തത്വജ്ഞാനി എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്, കേൾക്കുന്നവർ തന്നെയാണ്, അല്ല വേറെ തത്വജ്ഞാനി എന്ന് പറയും. അപ്പോൾ അവന്റെ മനസ്സിൽ തത്വജ്ഞാനം ഉണ്ടാകുന്നത് പോലെ തന്നെ അവന്റെ മനസ്സിൽ വിഷയജ്ഞാനം ഉണ്ടാകുന്നു. ഈ തത്വജ്ഞാനം ഉണ്ടായതിനു ശേഷം ശരി, വിഷയത്തെക്കുറിച്ചുള്ള അവന്റെ കാഴ്ചപ്പാട് മാറി, ആ വിഷയത്തിന്റെ തത്വം അവൻ ഗ്രഹിച്ചു, അതൊക്കെ ശരിയാണ്. വിഷയത്തിന്റെ തത്വം എന്ന് പറയുന്നത് സച്ചിദാനന്ദമാണ്, മുമ്പ് താൻ ധരിച്ചിരുന്നത് പോലെയല്ല, ഇതിന്റെ സത്തയല്ല, സത്തയിലാണ് അനുഭവപ്പെടുന്നത്, ഇങ്ങനെയൊക്കെയുള്ള വിവേകം ഉണ്ടായി. ഉണ്ടായാലും ശരി, വ്യവഹാരം വരുന്നു, വിഷയബോധം വരുന്നു. അപ്പോൾ അതിനപ്പുറം എന്താണ്? അത് വിഷയപ്രതീതി. ഈ ബോധം ഉള്ളവർക്കെല്ലാം തന്നെ ഈ വിഷയപ്രതീതി ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മുടെ അനുഭവമാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? ശരി, ആ വിഷയപ്രതീതി ദോഷമാണ്. അത് പറയുമല്ലോ, മരുമരീചികയുടെ ആ കാനൽ പ്രതീതി ജലപ്രതീതി ദോഷമൊന്നുമില്ല. പക്ഷേ ഒരു നിമിഷം എന്താണ് ആ തത്വത്തെ വിസ്മരിച്ചിട്ട്, അതാണ് ഈ പ്രതീതി ചെയ്യുന്ന തകരാറ്. ഒരു നിമിഷം ആ തത്വത്തെ വിസ്മരിച്ചിട്ട് അതിലേക്ക് അത് ജലമാണെന്ന് ധരിച്ച് അങ്ങോട്ട് പോവുക, അത് മരു യാത്രക്കാർക്ക് പറ്റും. കാരണം അവരൊരു സ്ഥലത്ത് മരുഭൂമിയിൽ കാനൽ ജലം കണ്ടു, ശരി മനസ്സിലാക്കി. കാരണം അയാൾക്ക് മരുഭൂമി യാത്ര ചെയ്ത് നല്ല പരിചയമുണ്ട്. അയാൾക്ക് ബോധ്യം വന്ന് ഇത് വെറും ഒരു പ്രതീതിയാണ്, ഇവിടെ ജലമൊന്നുമില്ല. അയാളത് ഉപേക്ഷിക്കുന്നു, മുമ്പോട്ട് ചെല്ലുന്നു, വേറൊരു കാനൽ ജലം കാണുന്നു, ഭ്രമിച്ചുകൂടാന്നില്ല. മുമ്പ് കണ്ട് ബോധ്യം വന്ന് ഉപേക്ഷിച്ചതാണ്. പക്ഷേ വീണ്ടും കാനൽ ജലം കാണുമ്പോൾ വീണ്ടും ഭ്രമിച്ച് അതിന് പുറകെ പോകാം. അപ്പോ രണ്ടിടത്തും എന്തായിരുന്നു? പ്രതീതിയായിരുന്നു. ഒരിടത്ത് ആ പ്രതീതി വന്നപ്പോ തത്വത്തെ ഗ്രഹിച്ച് അതിനുപേക്ഷിച്ച്, രണ്ടാമത്തെ സ്ഥലത്ത് നമുക്ക് പറ്റാറുണ്ടല്ലോ, ഒരിക്കലും രജ്ജസർക്ക് ഭ്രാന്തി ഉണ്ടായി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭ്രാന്തി ഉണ്ടായി, ആ ഭ്രാന്തിയിൽ നിന്ന് മുക്തി നേടി വീണ്ടും എന്നുവെച്ചാൽ അവിടെ ബോധമുണ്ടായി, വീണ്ടും അടുത്ത ദിവസം വീണ്ടും അതേ സ്ഥലത്ത് വീണ്ടും ഭ്രാന്തി ഉണ്ടാകുന്നു, വീണ്ടും ഭയക്കുന്നു. അതുപോലെ ഈ പ്രപഞ്ചപ്രതീതി നിലനിൽക്കുന്നിടത്തോളം കാലം, അതായത് ഈ ജാഗ്രത നിലനിൽക്കുന്നിടത്തോളം കാലം ഈ തത്വബോധമുള്ളവനും വീണ്ടും പ്രതീതി ഉണ്ടാകും. ഇപ്പോൾ ഇത് തത്വ ശ്രവിക്കുന്നു, ആ ഈ പറയുന്നത് ഇന്നതാണോ, കാരണം ശ്രുതി ബോധിപ്പിക്കുന്നത് പരമാർത്ഥമാണ്, തന്റെ സ്വരൂപം ഇന്നതാണെന്ന് ബോധ്യം വരുന്നു. ആ ബോധം മനസ്സിൽ നിൽക്കുമ്പോൾ അവിടെ പിന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. അതൊരു ക്ഷണികമാണ്, ചെറിയൊരു സമയത്തേക്കാണെങ്കിലും ശരി, ആ പരമാർത്ഥ ബോധത്തിൽ ഒരാൾ വരുമ്പോൾ അയാളുടെ മനസ്സിൽ വിപരീതമായ ഒരു ഭാവനയില്ല, അയാളെ മറ്റൊന്നും തന്നെ ശല്യപ്പെടുത്തുന്നില്ല, മനസ്സ് ശാന്തമാണ്. ആ ബോധം വന്നില്ലെങ്കിലേ ഉള്ളൂ പ്രശ്നം. ആ ബോധത്തിലാണെങ്കിൽ അയാൾ കൃതകൃത്യനാണ്, ഒരു നിമിഷ നേരത്തേക്ക് ആയാലും ശരി. പക്ഷെ അടുത്ത നിമിഷം എന്ത് വരുന്നു, ഈ പ്രപഞ്ചപ്രതീതി വരുന്നു, വ്യവഹാരം വരുന്നു. ആ വ്യവഹാരത്തിൽ എന്ത് സംഭവിക്കാം, ചിലരെ സംബന്ധിച്ചിടത്തോളം ആ വ്യവഹാരത്തിലും അയാൾ ആ ബോധത്തെ വിടുന്നില്ല, ആ ബോധത്തിന്റെ ബലത്തിൽ തന്നെ ആ പ്രതീതിയിലും അയാൾക്ക് ആ ബോധം നൽകിയ ദാർഢ്യമുണ്ട്. ശരി, ആ ബോധത്തിന്റെ ദാർഢ്യം എന്ന് പറയുന്നത് എന്താണ്, ആ പ്രതീതിയിലേക്ക് അജ്ഞൻ അന്ധനായി അജ്ഞനെപ്പോലെ അയാൾ താതാത്മ്യപ്പെടുന്നുണ്ട്, അത് സംഭവിക്കുന്നില്ല എന്നാൽ എന്ത് മുമ്പ് ഉണ്ടായ ആ വിവേകം കൊണ്ട്. കണ്ടുകൊണ്ടിരിക്കുന്നത് നാമരൂപങ്ങളെയൊക്കെയാണ്, പക്ഷെ അയാളതിന് അതിനോട് അയാൾ അന്ധമായി താതാത്മ്യപ്പെടുന്നില്ല, അതുണ്ടായിട്ടും എന്താണ് അവിടെ മരുഭൂമിയിലെ മരീചികയുടെ തത്വത്തെ മനസ്സിലാക്കിയുള്ള അയാൾ മനസ്സിലാക്കുന്നു. അപ്പൊ പ്രതീതി ഇല്ലാതാകുന്നില്ല, ആ പ്രതീതിയിലും എന്ത് ചെയ്യുന്നു, അയാൾ തത്വത്തെ ഗ്രഹിക്കുന്നു. അതല്ലേ പറ്റോ, ഇപ്പോ പ്രതീതിയിലാണ് എപ്പോഴും തത്വത്തെ ഗ്രഹിക്കുന്നത്. മരുമരീചിയെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് പറയുന്നത് എന്താണ്, ഇത് ജലമല്ല എന്നുള്ള ബോധം ഉണ്ടാകുന്നു, കാണാതെയാണോ പറയുന്നതല്ല. അപ്പോൾ ആ തത്വബോധമുള്ളവനും പ്രപഞ്ചബോധം ഇല്ലാതാകുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ സമാധി ആവശ്യമില്ല എന്ന് പറയുന്നത്. ആ മരുമരീചിയുടെ തത്വത്തെ ഗ്രഹിക്കുന്നതിന് അത് അപ്രത്യക്ഷമാകേണ്ട കാര്യമില്ല, അപ്രത്യക്ഷമാക്കേണ്ട കാര്യമില്ല. ഇനി അതും അങ്ങ് അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ പിന്നെ ആ തത്വബോധമില്ല അവിടെ, അതാണ് സുഷുപ്തി. അവിടെ മരീചികയില്ല, ബോധമില്ല, അതുകൊണ്ട് വിശേഷത ഒന്നുമില്ല. ആ വിശേഷത എന്ന് പറയുന്നത് എന്താണോ, സ്വതസിദ്ധമാണ്, അത് നിത്യമുക്തമാണ്, അതുകൊണ്ട് കാര്യമില്ലല്ലോ. താൻ നിത്യമുക്തനായിരുന്നിട്ടും ഇപ്പോൾ ബന്ധത്തിൽ വന്നു. അപ്പൊ അത്തരത്തിലുള്ള ആ നിത്യമുക്തിയെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. എന്തുകൊണ്ട്, അത് നിത്യസിദ്ധമായി ഇരുന്നിട്ടും ഈ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഈ പ്രതീതിയുണ്ട്, ഈ അനുഭവമുണ്ട്, പ്രപഞ്ചാനുഭവമുണ്ട്, ശരീരാനുഭവമുണ്ട്. അപ്പൊ ആ പ്രതീതി അവിടെയാണ് ഇവിടെ പറയുന്നത് എന്തുണ്ട്, അനാത്മപ്രത്യം. അപ്പൊ വാസ്തവത്തിൽ പ്രതീതിയല്ല അവിടെ ദോഷം ചെയ്യുന്നു, ആ പ്രതീതി വന്നു കഴിഞ്ഞാൽ അതിനോട് വരുന്ന താതാത്മ്യപ്പെടൽ, അതിനെ തുടർന്ന് വരുന്ന പ്രവൃത്തികൾ, അത് ജലമാണെന്ന് ധരിക്കുക, പിന്നെ അതിനുവേണ്ടി ഓടുക, അതിനെക്കുറിച്ച് ഭാവനകൾ, സങ്കല്പങ്ങൾ, ജലം കുടിക്കും, ദാഹം മാറ്റും, മാനം മറ്റും, അതിൻ്റെ പുറകെ ഓടിപ്പോയി അത് മരുഭൂമിയിൽ തന്നെ മരിച്ചു വീഴുന്നു എന്നാണ്. കാരണം ഒരിക്കലും അത് ലഭിക്കുന്ന സാധനമല്ല. അതുപോലെ എന്ത് ചെയ്യുന്നു, ഇവനും ആ പ്രതീതിയോട് താതാത്മ്യപ്പെട്ട് ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു, ജനന മരണങ്ങളെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, അത് ആ വിവേകം കൊണ്ട് ആ പ്രതീതി നിലനിൽക്കേ തന്നെ അതിനോട് അതിൻ്റെ തത്വത്തെ ഗ്രഹിക്കുക, ഇത് ഇതാണ് തത്വം. ഇവിടെ മുമ്പൊരു സ്ഥലത്ത് പറഞ്ഞു, എന്താണോ ഇവിടെ പറഞ്ഞത്, മുണ്ടകത്ത് പുണ്യപാപങ്ങൾ ഉണ്ട് തന്നെ, പക്ഷേ അത് അതിന് സ്വരൂപമായി ഗ്രഹിക്കുന്നവൻ, അപ്പോൾ പുണ്യത്തിന്റെ സുഖവും പാപത്തിന്റെ ദുഃഖവും എല്ലാം സ്വസ്വരൂപമായി ഗ്രഹിക്കുന്നു. അപ്പം അവനെന്ത് ചെയ്യുന്നു? അവിടെ പറഞ്ഞു മാതാപകെ, അതവനെ തപിപ്പിക്കുന്നില്ല, അതൊന്നും അവനെ തപിപ്പിക്കുന്നില്ല. പക്ഷേ പുണ്യത്തെ വേറമായി കാണുന്നു, പാപത്തെ വേറമായി കാണുകയാണെങ്കിൽ അവനെ അത് തപിപ്പിക്കും, സന്തോഷിപ്പിക്കും, ദുഃഖിപ്പിക്കും, രണ്ടും ചെയ്യും. അതുപോലെ പ്രപഞ്ചം തന്റെ തത്വത്തെ അവൻ ഗ്രഹിച്ചിരിക്കുന്നതുകൊണ്ട് പറയാം, അവൻ അതിന് ആസക്തനാകുന്നില്ലെന്ന് പറയാം, അല്ലെങ്കിൽ അതിനോട് താതാത്മ്യപ്പെടുന്നില്ലെന്ന് പറയാം, അത് സംഭവിക്കുന്നില്ല. അവിടെയാണ് എന്ത് പറയുന്നത്? അനാത്മപ്പെടുത്തിയ തിരസ്കരണം. അത് പറയുന്നു, അങ്ങനെ പറയുന്നത് കാരണം ഇതിനൊരു ഫലം വേണം. അപ്പോൾ ഇതിന്റെ ഫലം എന്ന് പറയുന്നത് നമ്മൾ ധരിക്കുന്നത് പോലെ ഈ ലോകത്തെ മറന്നിരിക്കുക, അല്ലെങ്കിൽ ഇതൊക്കെ വിട്ടിട്ട് ഇനി വേറെ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ പോയിരിക്കുക, അങ്ങനെയൊന്നുമല്ല. ഇതിന്റെ ഫലം എന്ന് പറയുന്നത് ഈ ജ്ഞാനം ആർക്കാണോ ഉള്ളത് അവന്റെ അനുഭവം തന്നെയാണത്. ഈ ജ്ഞാനമെന്ന് പറയുന്നത് എങ്ങനെയാണോ ഓരോ അനുഭവമായിരിക്കുന്നത്, ജ്ഞാനം അനുഭവം തന്നെയാണ്. ജ്ഞാനമെന്നും അനുഭവം എന്ന് പറയുന്നത് രണ്ടല്ല. താൻ പരമാർത്ഥ വസ്തുവാണെന്നുള്ള അറിവ് അത് തന്നെയാണ് ജ്ഞാനം, അത് തന്നെയാണ് അനുഭവം. അത് പറഞ്ഞല്ലോ, അത് പുസ്തകജ്ഞാനമെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജ്ഞാനമെന്നല്ല. ആ ജ്ഞാനം എന്താണ്? തന്റെ ഉള്ളിൽ തന്നെ സ്ഫുരിക്കുന്ന ജ്ഞാനമാണ്. അപ്പൊ ഈ അറിവ് ഓടുകൂടി അവനിരിക്കുകയാണ്. പക്ഷെ അതിനെ മറ്റ് ജാഗ്രത അനുഭവങ്ങളിൽ നിന്നും വ്യത്യാസപ്പെടുത്തുന്നു. എന്തുകൊണ്ട്? ജാഗ്രത അനുഭവങ്ങൾ ഒരുപാട് കടന്നുപോയി, അവിടെയൊക്കെ ഈ ശബ്ദസ്പർശാദികളെ കുറിച്ചുള്ള അനുഭവമാണ് ഉണ്ടായത്. ആ അനുഭവത്തിൽ സത്യത്വ ബുദ്ധിയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഇതിനെ കേവലം ജാഗ്രത അനുഭവം എന്ന് വിളിക്കാൻ പോയി. കാരണം എന്തുകൊണ്ട്? ഇത് പരമാർത്ഥത്തെക്കുറിച്ചുള്ള ബോധമാണ്. ആ ബോധത്തിൽ അവൻ അനുഭവപ്പെടുന്നു. എന്താണെന്ന് പറയുന്നത്? ഏത് കൃത്യ കൃതകൃത്യോ യോഗി ഭവതി, അവന്റെ കൃതകൃത്യത, അതാണ് അതിന്റെ ഫലം. ആ കൃതകൃത്യതയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ കൃതകൃത്യ എന്ന് പറയുന്നത് എങ്ങനെ, ഏതുപോലെ? ഉദാഹരണം പറഞ്ഞാൽ മരുമരീചിയെ കാണുന്നു, ജലമാണെന്ന് ബോധിക്കുന്നു, പിന്നെ അത് ജലമാണെന്ന് അല്ല തത്വമിന്നതാണെന്ന് ബോധിക്കുന്നു, ജലമല്ല എന്നവൻ ബോധിച്ചു, പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം അവിടെ ആ ജലത്തെ സംബന്ധിച്ച് കൃത്യങ്ങളൊന്നുമില്ല. മാനോടുന്നത് പോലെ അവനവന്റെ പുറത്തൊക്കെ ഓടുന്നില്ല, അവനെ കുറിച്ച് സങ്കല്പിക്കുന്നില്ല, വെള്ളം കുടിക്കാൻ ശ്രമിക്കുന്നില്ല. എല്ലാ കൃത്യങ്ങളും അവിടെ അവസാനിച്ചു. അവനെ സംബന്ധിച്ച് കൃത്യം എന്ന് വെച്ചാൽ കർത്തവ്യം, കർത്തവ്യങ്ങളെല്ലാം കൃതമായി കഴിഞ്ഞു. എല്ലാ കർത്തവ്യങ്ങളും ചെയ്തെന്ന് പറഞ്ഞാൽ എന്താണ്? ചെയ്യാനായി ഒന്ന് ശേഷിക്കുന്നില്ല എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ആ ജലത്തെ സംബന്ധിച്ച് അവനെന്താണ് ചെയ്യാൻ? എന്താ ശേഷിക്കുന്നു? അവനൊന്നും തന്നെ ശേഷിക്കുന്നില്ല. അവനത് കാണുന്നു അത്ര. അതവനിൽ അനുകൂലമോ പ്രതികൂലമോ ആയ യാതൊരു വികാരങ്ങളും ഉണ്ടാകുന്നു. നമുക്ക് പറയാം എന്താണ്, അവൻ അതിന് നിസ്സംഗമായി കാണുന്നു. അവൻ ധരിക്കുന്നു, ഓ ഇതും വെള്ളമല്ല, ഇതിന്റെ പിറകെയും ഓടിയിട്ട് കാര്യമില്ല. ആ വിഷയത്തെ സംബന്ധിച്ച് അവനെന്ത് ചെയ്യുന്നു? അവനൊരു ഉദാസീന ഭാവം വരുന്നു. ആ ഉദാസീനത എന്ന് പറയുന്നത് എന്താണ്? അവന്റെ സ്വഭാവം തന്നെയാണ്. ഉദാസീനവത് ആസീ ഗുണൈർ യോന വിചാല്യത എന്നൊക്കെ ഗീതി ചർച്ച ചെയ്തില്ലേ? അതാണ് കൃതകൃത്യത എന്ന് പറയുന്നത്. ആ കൃതകൃത്യത എന്ന് പറയുന്നത് സ്വാനുഭവം തന്നെയാണ്. ഈ പ്രപഞ്ച പ്രതീതിയിലും താൻ തന്റെ അറിവിന്റെ ബലം കൊണ്ട്, നേരത്തെ പറഞ്ഞിട്ട് വീര്യം ബലം എന്നെല്ലാം പറഞ്ഞു, അറിവിന്റെ ദൃഢത കൊണ്ട് അവൻ പ്രപഞ്ച വിഷയങ്ങളല്ല, എല്ലാ വിഷയങ്ങളിലും അവൻ ഉദാസീനനായിരിക്കുന്നു, കൃതകൃത്യനായിരിക്കുന്നു. എന്തെങ്കിലും ഇനി ചെയ്യാൻ ശേഷിക്കുന്നു എന്ന് അവന് തോന്നുന്നില്ല. എല്ലാം ചെയ്തതായിട്ടുള്ള ആത്മരതി, ആത്മക്രീഡ എന്നെല്ലാം ഗീതയിൽ പറഞ്ഞു. ആത്മതൃപ്തസ്യ മാനവ, ആത്മന്യേവച സന്തുഷ്ട, ആത്മതൃപ്തി, ആത്മസന്തോഷം എന്നെല്ലാം പറയും. ഇത് അനുഭവമാണ്. എങ്ങനെയാണോ ഈ ബോധം അനുഭവമായിരിക്കുന്നത്, അതിനെ തുടർന്ന് വരുന്ന അനുഭവമാണ് കൃതകൃത്യത എന്ന് പറയുന്നത്. ഇതെല്ലാം ഇവിടെ പറയുന്നതെല്ലാം അനുഭവത്തിന്റെ തലമാണ്. അല്ലാതെ ഈ അനുഭവം വിട്ടുള്ള ഏതെങ്കിലും ഈ അനുഭവങ്ങളെല്ലാം ഒഴിവാക്കി, അല്ലെങ്കിൽ ഈ അനുഭവങ്ങളെയൊക്കെ വിസ്മരിച്ച് അല്ലെങ്കിൽ ഈ അനുഭവങ്ങളെയൊക്കെ മറികടന്നുള്ള ഒരു തലത്തെക്കുറിച്ചല്ല പറയും, എന്നുവെച്ചാൽ സമാധിയെക്കുറിച്ചല്ല ഇവിടെ ചർച്ച ചെയ്യുന്നു. വാസ്തവത്തിൽ അങ്ങനെ ഒരു സമാധി ആയിരുന്നെങ്കിൽ അതിവിടെ പറയണമായിരുന്നു ഭാഷകാരൻ, കാരണം അതിന് പറ്റിയ സ്ഥലമാണ്. ഇവിടെ എന്താണ് ശ്രവണം, മനനം, നിധ്യാസനം. നിധ്യാസനം എന്ന് പറയുന്നത് ഉപാസനയാണ്, അല്ലെങ്കിൽ ഉപാസനാരൂപത്തിലുള്ള ധ്യാനമാണ്, അതിന്റെ ഫലമായി ഉണ്ടാകുന്ന സമാധിയാണ് എന്നൊക്കെയാണ് ഇവിടെ വ്യാഖ്യാനിക്കേണ്ടത്. ഇവിടെ ഭാഷ്യത്തിൽ എവിടെയെങ്കിലും വരുന്നുണ്ടോ അത്? അപ്പൊ സമാധിയോടുള്ള വിരോധം കൊണ്ടല്ല പറയുന്നത്, മറിച്ച് ഭാഷ്യകാരൻ അങ്ങനെ വ്യാഖ്യാനിക്കാത്തത് കൊണ്ടാണ് പറയുന്നത്. ഇവിടെ അതിനെല്ലാം പറയുന്നത് എന്തായിട്ടാണ്? അറിവ്, ആ ശ്രോതാവിന്റെ അറിവായിട്ടാണ് ഇതിനെ പറയുന്നത്. അതിനപ്പുറം മറ്റൊന്നായിട്ട് ഇതിനെ നമ്മൾ ഭാവന ചെയ്യുന്ന ഒന്നായിട്ടും ഇവിടെ പറയുന്നില്ല. പറഞ്ഞു അങ്ങനെ ഒരു ആശയം ഉണ്ടായിരുന്നെങ്കിൽ അത് ഇവിടെ പറഞ്ഞു. ഇവിടെ എന്താ പറയുന്നത്? സർവ്വ അനാത്മ പ്രത്യയ തിരസ്കരണം, അനാത്മ പ്രത്യയങ്ങളെ അവൻ തിരസ്കരിക്കുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? ഏതത് കൃത്വ, അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഭാഷ്യം പറഞ്ഞത് പ്രയത്നം ആവശ്യമാണ്, പ്രയത്നം സാധ്യമായൊരു കാര്യമാണ്. അതുകൊണ്ട് അവൻ കൃതകൃത്യനാകുന്നു, അവനാണ് യോഗി. അല്ലാതെ സമാധിയിരിക്കുന്ന യോഗിയെക്കുറിച്ചല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. അങ്ങനൊരു യോഗമുണ്ട്, സമാധിയുണ്ട്, അതിനെ നിഷേധിക്കല്ല. ഇവിടെ അദ്വൈതത്തിൽ എന്താണ് സമാധി എന്നുള്ളതാണ്. അത് ആവർത്തിച്ച് പറയുന്നത്, ഉറപ്പിച്ച് പറയുന്നത് ഇതിനെക്കുറിച്ച് ആൾക്കാർക്ക് ഭ്രമമുള്ളതാണ്. അദ്വൈതത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർ തന്നെ ഇതിന് വളരെ ഭ്രമിച്ചിരിക്കുകയാണ്. സന്യാസത്തിൽ ഭ്രമിച്ചിരിക്കുകയാണ്, സമാധിയിൽ ഭ്രമിച്ചിരിക്കുകയാണ്. ലോകത്ത് കാണുന്ന അതാണ്, അദ്വൈതിയും സമാധിക്ക് വേണ്ടി ശ്രമിക്കുകയാണ്. എന്താണ് വിവേകമെന്ന് തിരിച്ചറിയാതെ അതുകൊണ്ട് അത് പറയുന്നതാണ്. അല്ലാതെ അതിനോട് എന്തെങ്കിലും പ്രത്യേകിച്ച് വിരോധമുള്ളത് കൊണ്ടല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം സ്വന്തം കയ്യിൽ നിന്ന് പറയുന്നതല്ല. ഇവിടെ എഴുതിയിരിക്കുന്നത് വ്യാഖ്യാനിച്ച് മനസ്സിലാകും. അത് ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യം എങ്ങനെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ, ഓരോരുത്തരും സ്വ അനുഭവത്തിലൂടെ മനസ്സിലാക്കത്തക്ക കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആ സ്വാനുഭവത്തിലൂടെ മനസ്സിലാക്കുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കും. സമാധി എന്ന് പറയുന്നത് സ്വാനുഭവത്തിലൂടെ മനസ്സിലാക്കുന്ന കാര്യമില്ല. അതെന്താണെന്ന് യോഗി, കാരണം നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ കയ്യിലുള്ള അനുഭവം, ഈ ജാഗ്രത്, ഈ ജാഗ്രതാണ് നമ്മുടെ കയ്യിലുള്ളത്. മറ്റ് ഒന്നും നമ്മുടെ കയ്യിലില്ല, സുഷുപ്തിയില്ല, സ്വപ്നമില്ല, സമാധിയില്ല, ഒന്നുമില്ല. അപ്പോ ഇപ്പൊ അനുഭവം എന്ന് പറയുന്നത് ജാഗ്രതാണ്. അപ്പൊ ഈ ജാഗ്രതത്തിലാണ് ഇവിടെ എല്ലാം സംഭവിക്കുന്നത്, ശ്രവണവും മനനവും നിധ്യാസനവും എല്ലാം സംഭവിക്കുന്ന അതാണ്. അപ്പോ ഇവിടെ അതെല്ലാം സ്വാനുഭവമാണ്, ഈ ജാഗ്രതത്തിലെ തന്നെ അനുഭവമാണ്. അപ്പോൾ അനുഭവത്തിലൂടെയാണ് ഇതിനെ മനസ്സിലാക്കുന്നത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മറ്റെന്തെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ ഇത് വിട്ടുപോകണം, ഈ അനുഭവത്തിന്റെ തലത്തെ വിടണം. എന്നിട്ട് എന്ത് ചെയ്യണം? മറ്റേതൊരു അനുഭവ തലത്തെ നമുക്ക് ഭാവന ചെയ്യേണ്ടി വരും. സുഷുപ്തിയെ കുറിച്ച് നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ അറിയുന്നു? വെറും ഭാവനയിലൂടെ. സ്വപ്നത്തെക്കുറിച്ച് എങ്ങനെയാണ് അറിയുന്നത്? ഭാവനയിലൂടെ. സമാധിയെക്കുറിച്ച് എങ്ങനെയാണ് അറിയുന്നത്? ഭാവനയിലൂടെ. അവിടെ അനുഭവം ഉണ്ടോ? ഇല്ലല്ലോ. ഇവിടെ ഈ ജാഗ്രതത്തിൽ ശ്രവണ മനനങ്ങൾ എന്ന് പറയുന്നത് സ്വാനുഭവം. ഈ അനുഭവത്തിലൂടെ അറിയുന്ന കാര്യമാണ് ഇവിടെ പറയുന്ന കൃതകൃത്യത. അല്ല, ഇങ്ങനെ അനാത്മപ്രത്യയ തിരസ്കരണം, പിന്നെന്താണ് ശ്രവണത്തിലൂടെ ഒരു ജ്ഞാനം, ഇതെല്ലാം ഇവിടെ നേടിയിട്ട് ഇനി വേറെ സ്ഥലത്ത് പോയിട്ട് കൃതകൃത്യനാവുമെന്ന് പറയുന്നുണ്ടോ? വ്യക്തമായി ധരിക്കേണ്ട കാര്യമാണ്, ഇവിടെ തന്നെയാ സംഭവിക്കുകയാണ്. എപ്പോഴാണോ ഒരുവന് ഈ ബോധമുണ്ടാകുന്നത്, ആ സമയത്ത് തന്നെയാണ് കൃതകൃത്യത. അത് ആർക്കാണോ ഈ ബോധമുണ്ടാകുന്നത് അവനാ കൃതകൃത്യത പ്രത്യേകിച്ച് അനുഭവിപ്പിക്കേണ്ട കാര്യമില്ല. ആ ബോധം ഉണ്ടാകുന്ന സമയത്ത് അവൻ കൃതകൃത്യൻ തന്നെയാണ്. പിന്നെ ആ കൃതകൃത്യം നഷ്ടപ്പെടുന്ന ഇപ്പോ ഇവിടെ ഈ പറഞ്ഞതുപോലെ അനാത്മ പ്രത്യയങ്ങൾ വരുമ്പോൾ അത് എന്താ ഉണ്ടാക്കാൻ സംഭവിക്കാം? മനസ്സിന്റെ സ്വഭാവമാണ്. നേരത്തെ പറഞ്ഞു അത് പരിണമിച്ചുകൊണ്ടിരിക്കും. അതിനാത്മാഭിമുഖമായി പരിണമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വിഷയാഭിമുഖമായി പരിണമിക്കും. അതിനെ തുടർന്ന് പല കാര്യങ്ങളും വരും. താതാത്മ്യം ഇവിടെ പറയുന്നില്ല, അധ്യാസം, താതാത്മ്യം ഇതെല്ലാം വരുന്നു. അത് ഇതിന്റെ സ്വഭാവമാണ്. എങ്ങനെയാണോ ഈ ബോധം ഉണ്ടാകുമ്പോൾ അതിനെ തുടർന്ന് വരുന്ന എന്താണ്? കൃതകൃത്യത, അനുഭവം. അത് അതിനെ തുടർന്ന് വരുന്നത് പോലെ, മറിച്ച് വിഷയരൂപത്തിലാണ് മനസ്സ് പരിണമിക്കുന്നതെങ്കിൽ അതിനെ തുടർന്ന് കാമക്രോധാദികളും മറ്റ് വിഷയങ്ങളെ സംബന്ധിച്ചുണ്ടാകും. ഇത് രണ്ടും സ്വാഭാവികമായി സഹജമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒന്നിനെ ഒഴിവാക്കിയിട്ട് മറ്റൊന്നിനെ സ്വീകരിക്കാനാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഇതാണ് വാസ്തവത്തിലെ അനുഭവം എന്ന് പറയുന്നത്. മറ്റെല്ലാം അനുഭവത്തെക്കുറിച്ചുള്ള പ്രത്യാശകളാണ്. ഇപ്പോൾ സുഹൃത്തി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആഗ്രഹം മാത്രമാണ്, എന്നുവെച്ചാൽ ഉണർന്നിരിക്കുന്നവരുടെ ആഗ്രഹം മാത്രമാണ്, നമ്മുടെ കയ്യിലിപ്പോൾ ഇല്ല. അതുപോലെയാണ് സമാധി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും, സ്വപ്നമല്ല. പക്ഷേ ഇതോ അങ്ങനെയല്ല, ഇത് ശ്രവണ സമയത്ത് തന്നെയുള്ള അനുഭവമാണ്, ജാഗ്രതയിൽ തന്നെയുള്ള അനുഭവമാണ്. ആ അനുഭവത്തിൻ്റെ തുടർച്ചയാണ് എന്ത് കൃതകൃത്യത, അതും അവന് അനുഭവപ്പെടുന്നു. ആ ഇത് ബോധ്യപ്പെട്ടു എന്നറിഞ്ഞ പിന്നെന്താ, പിന്നൊന്നുമില്ലല്ലോ. പിന്നെ ശ്രവണമനങ്ങൾ തുടരുന്നതോ അതിന് സമാധാനം പറഞ്ഞു. എന്താണ് മിഥ്യാപ്രത്യം വരുന്നു മനസ്സിൻ്റെ, പ്രപഞ്ചപ്രതീതി വരുന്നു, അതോടൊപ്പം മിഥ്യാപ്രത്യം വരുന്നു. അങ്ങനെ വരുമ്പോൾ അവന് വീണ്ടും ശ്രവണമാനനാദികൾ കർത്തവ്യമായി വരുന്നു. അതാണ് അത് പറഞ്ഞല്ലോ, ഇത്തരം ഒരു ജ്ഞാനത്തിന് ശേഷവും ഭാഷ്യകാരൻ നിർബന്ധം പിടിക്കുന്ന എന്താണ് ഭിക്ഷാടനം എന്ന് പറയുന്ന പോലെയാണ്. എന്തിനാ അങ്ങനെ ഒരു ഭിക്ഷാടനം നിർബന്ധം പിടിക്കുന്നത്? ഒരു ജ്ഞാനമുണ്ടായി അതിലെല്ലാം അവസാനിപ്പിച്ചുകൂടെ? പരമാർത്ഥ ജ്ഞാനമുണ്ടായി അവസാനിപ്പിച്ച പറയില്ല. എന്തുകൊണ്ട്? അവിടെ പ്രപഞ്ചപ്രതീതിയുണ്ട്. പ്രപഞ്ചപ്രതീതി വരുമ്പോൾ ശരീരം വരുന്നു, ശരീരം വരുമ്പോൾ ക്ഷുത്പിപാസാദിയുടെ അനുഭവം ഉണ്ടാകുന്നു. അപ്പം അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള കാര്യത്തിനാണ്, അല്ല അത്തരം അനുഭവങ്ങളില്ല എന്നുള്ളതാണ്. മനസ്സുണ്ടോ, മനസ്സ് പരിണമിക്കുമോ, അത് ആ മനസ്സിൻ്റെ സ്വഭാവം അനുസരിച്ച്, മനസ്സവിടെ സാത്വികമാണെങ്കിൽ അതിനനുസരിച്ചുള്ള പരിണാമങ്ങൾ വരും. പ്രാണൻ അതിൻ്റെ സ്വഭാവം കാണിക്കും, ശരീരം അതിൻ്റെ സ്വഭാവം കാണിക്കും, അതനുസരിച്ചുള്ള പ്രതീതികളെല്ലാം ഉണ്ടാകും തത്വജ്ഞാനത്തിൽ. അപ്പോൾ അതിനെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അന്ന് പറഞ്ഞൊരു ഉപായമാണ് എന്താണ് ഭിക്ഷാടനം സ്വീകരിക്കുക. അപ്പോൾ എന്തുകൊണ്ടത് പറഞ്ഞു? വ്യവഹാര ബാഹുല്യം കൊണ്ട് ഈ വിപരീത പ്രത്യം വീണ്ടും ദൃഢമാകാതിരിക്കുക. അപ്പോൾ ആ വ്യവഹാര ബാഹുല്യത്തെ കുറയ്ക്കുക, അതാണ് അവിടെ ഉദ്ദേശിച്ചത്. പിന്നെ തത്വജ്ഞാനികൾ എന്താണ്, ആ തത്വജ്ഞാനത്തിൽ ദൃഢത വരുന്നതിനനുസരിച്ച് ജനകന്റെയും മറ്റു ഉദാഹരണം പറയുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ വ്യവഹാര ബാഹുല്യത്തെ അതിജീവിക്കത്തക്ക തത്വദാർഢ്യം അവരിലുണ്ടായിരുന്നു. എല്ലാവർക്കും അത് വരണമെന്നില്ല. അതുകൊണ്ട് രാജ്യഭരണം പോലെയുള്ള വ്യവഹാരം വന്നാലും ഭഗവാന്റെ പറഞ്ഞവിടെ ക്ഷാത്രചേഷ്ടിതമായ കർമ്മങ്ങൾ, യുദ്ധം പോലെയുള്ള കർമ്മങ്ങളെല്ലാം വന്നിട്ടും അതൊന്നും ജ്ഞാനത്തെ ബാധിച്ചില്ല. അതെന്തുകൊണ്ട്? ആ ജ്ഞാനത്തിന്റെ ദാർഢ്യം കൊണ്ട്. ജനകനാ ദാർഢ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഒരാൾ ആ ജ്ഞാനത്തെ ഒരു സാധനയായി സ്വീകരിക്കുമ്പോൾ, ഞാൻ ആർജനത്തെ ഒരു സാധനയായി സ്വീകരിക്കുമ്പോൾ ആ ജ്ഞാനത്തിന് ആ ദൃഢത വരത്തില്ല. അപ്പോൾ അത്തരം വ്യവഹാരങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ജ്ഞാനത്തിന്, മനസ്സിന് ഒരുപാട് വിക്ഷേപം ഉണ്ടാക്കുന്ന വ്യവഹാരങ്ങളിൽ പോയി കഴിഞ്ഞാൽ അത് ജ്ഞാനത്തിനെ ബാധിക്കും. ബാധിക്കുകയെന്ന് വെച്ചാൽ ജ്ഞാനം അവിടെ നിഷ്പ്രയോജനമായി തീരും. ആ ജ്ഞാനത്തിന് ഈ പറയുന്ന വിപരീത പ്രത്യയങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ സംശയാദികൾ കൊണ്ടോ ജ്ഞാനം നിഷ്പ്രയോജനമായി തീരും, പ്രയോജനമില്ലാതെ വരും. ജ്ഞാനം നേടിയതിന് മാറ്റമില്ല, പക്ഷെ അത് പ്രയോജനമില്ലാതെ വരും. ഈ ജീവിതയാത്രയിൽ ഈ പ്രപഞ്ചപ്രതീതിയിൽ ആ ജ്ഞാനം നിഷ്പ്രയോജനമായി തീരുന്നു. പറയുന്നല്ലോ, ആ അറിവുണ്ടായിട്ടും അവന് അതുകൊണ്ട് യാതൊരു പ്രയോജനവും വന്നില്ല. കാരണം അവൻ്റെ അറിവ് ദുർബലമായിരുന്നു, അവൻ്റെ അറിവ് ആ വിവേകം അറിഞ്ഞ് പ്രവർത്തിക്കാൻ പറ്റിയിരുന്നു. മോഷണം അപകടമാണെന്ന് കള്ളനറിയാം, കാരണം അവൻ മോഷണത്തിന്റെ ഫലമായി പലതവണ ജയിലിൽ പോയതാണ്. പക്ഷേ എന്നാലും അവൻ മോഷ്ടിക്കും, വിവേകമില്ലാത്തതുകൊണ്ടാണോ? അവനത് തിരിച്ചറിയാം, ഇത് അപകടം പിടിച്ച കാര്യമാണ്, ഏത് സമയം പിടിക്കപ്പെടാം, ഏത് സമയം ജയിലിൽ പോകാം, അവിടെ കഷ്ടപ്പാടുകൾ അനുഭവിക്കും. അപ്പോ ഈ മോഷണത്തിലൂടെ ആർജിക്കുന്ന ധനം കൊണ്ട് സൂഹിക്കാനാണല്ലോ അവൻ ഇത് ചെയ്യുന്നത്, അല്ലാതെ ജയിലിൽ പോയി കിടന്ന് നരവിക്കാനാണല്ലോ. പക്ഷെ ആ വിവേകം ഉണ്ടെങ്കിലും ശരി, അവൻ വീണ്ടും മോഷ്ടിക്കും. എന്തുകൊണ്ട്? ആ വിവേകത്തെ അതിജീവിക്കുന്ന വിപരീത പ്രത്യേകം അവനിലുണ്ട്. വീണ്ടും അവന്റെ മനസ്സ് പറയും, എന്താണ് നീ മോഷ്ടിക്ക്, ഒരു പക്ഷേ പിടിക്കപ്പെടാതിരിക്കാം, ഒരു പക്ഷേ ജയിലിൽ പോകാതിരിക്കാം, എന്നാൽ ഈ സമ്പത്തുകൊണ്ട് നിനക്ക് വീണ്ടും സൂഹിക്കാം. ഇതാണ് വിപരീത പ്രത്യേകം. പക്ഷെ വിവേകം അവിടെ ഉണ്ട്, അത് നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ അവിടെ പറയും, എന്താണ് അതിനെ അഭിഭൂതമാക്കി എന്ന് പറയും, കീഴ്പ്പെടുത്തി എന്ന് പറയും. അതുപോലെ തന്നെയാണ് ഇവിടെ വ്യവഹാരത്തിൽ വരുമ്പോൾ ചിലപ്പോൾ ഈ വിവേകത്തെ വിപരീതപ്പെടുത്തിയും നിഷ്പ്രയോജനമാക്കിക്കളാം. വിവേകം ഇല്ലാതായിട്ടല്ല, അവിടെ പറയുന്നത് എന്താണ്? മനനം. അതുകൊണ്ട് അതിനെ തിരസ്കരിക്കുക, വിപരീത പ്രത്യയത്തെ തിരസ്കരിക്കുക. അങ്ങനെ വിപരീത പ്രത്യയത്തെ തിരസ്കരിക്കുമ്പോൾ അതിനെ പറയുന്ന എന്താണ്? അവിടെ ജ്ഞാനദാർഢ്യം, മിഥ്യാജ്ഞാനത്തെ തിരസ്കരിക്കുമ്പോൾ. ആ ജ്ഞാനദാർഢ്യം വന്നവരാണ് അവർ, ജനകനും മറ്റും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ച പ്രതീതി, അവരുടെ മുമ്പിൽ പ്രപഞ്ചം ഉണ്ടായിരുന്നു. ആ പ്രപഞ്ചത്തിൽ അവർ വ്യവഹരിച്ചു എന്ന് വെച്ചാൽ എന്താണ്? ഇന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചു, ശബ്ദ സ്പർശ രൂപരസ ഗന്ധങ്ങളെ തന്നെയാണ് അവരും ഗ്രഹിച്ചത്. അവരുടെ ഇന്ദ്രിയങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അതുപോലെ ഈ തത്വജ്ഞാനം, അതിന് ജനകന്റെ ഉദാഹരണം കൊടുക്കണ്ട, അവനവന്റെ ഉദാഹരണം കൊടുത്താൽ മതി. എപ്പോഴാണോ ഈ തത്വത്തെ ശ്രവിക്കുകയും അവന് ബോധ്യം വരികയും ചെയ്യുന്നത്, ആ സമയത്തും അവന്റെ കർണങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, അവന് പ്രപഞ്ചത്തിന്റെ പ്രതീതിയുണ്ട്. പക്ഷെ അന്ന് അവനെ പ്രലോഭിപ്പിക്കുന്നില്ല. പക്ഷെ എപ്പോഴാണോ അവന്റെ ഉള്ളിൽ വിപരീത പ്രത്യയം ദൃഢമാകുന്നത്, ആ സമയത്ത് ഈ വിവേകം നമുക്ക് തോന്നും മാറി നിൽക്കുന്നത് പോലെ തോന്നും, ആ സമയത്ത് ഇതെല്ലാം പ്രശ്നമായിരിക്കും. ആ സമയത്ത് അവൻ ശോകമോഹങ്ങൾ കടിമപ്പെടും, കാമക്രോധങ്ങൾ കടിമപ്പെടും. അതുകൊണ്ട് അവിടെ പറയുന്നു എന്താണ്? ആ അനാത്മപ്രത്യയ തിരസ്കരണം അത് വേണം. അതിലൂടെ എന്ത് ചെയ്യുന്നവൻ കൃതകൃത്യനായി തീരുന്നു എന്നർത്ഥം. ഇത്രയേ ഉള്ളൂ. പ്രപഞ്ചം പ്രതീതമാകുന്നു എന്നുള്ളത് ആ പ്രപഞ്ചം തന്നെ ബാധിക്കുന്നുണ്ടോ? ഇത്രയോ. പ്രപഞ്ചം തന്നെ ബാധിക്കുന്നുണ്ടെങ്കിൽ ആ വിപരീത പ്രതീതിയെ തിരസ്കരിക്കും. പ്രപഞ്ച പ്രതീതിയെ തിരസ്കരിക്കേണ്ട ആവശ്യമില്ല, അത് സാധ്യവുമല്ല. എന്തുകൊണ്ട്? ഈ ശരീരം, ഈ മനസ്സ്, ഈ കർണങ്ങൾ ഇതെല്ലാം ഇവിടെ സക്ഷമമായിരിക്കുമ്പോൾ, പ്രവർത്തനക്ഷമമായിരിക്കുമ്പോൾ ഈ പ്രപഞ്ച പ്രതീതിയെ തിരസ്കരിക്കാൻ സാധ്യമല്ല. അപ്പോൾ എല്ലാം ബ്രഹ്മമായിട്ടല്ലേ അറിയുന്നു? എല്ലാം ബ്രഹ്മമായിട്ട് അറിയും, പിന്നെ ഇവിടെ പ്രപഞ്ച പ്രതീതി എന്ന് ചിലർ ചോദിക്കും. അങ്ങനെ ചിലർക്ക് സംശയമുണ്ടാവും. എല്ലാം മണ്ണാണെന്നറിഞ്ഞാലും പാത്രത്തിന്റെ പ്രതീതി ഇല്ലാതാകുന്നില്ല. അല്ലെങ്കിൽ വേറെ തരത്തിൽ പറയാം, ഇത് മണ്ണാണെന്നറിഞ്ഞതിന് ശേഷവും അവിടെ എന്ത് ബോധമാണോ ഉള്ളത്? എന്ത് ബോധമുള്ളത്? ഇത് പാത്രമാണെന്നുള്ള ബോധം. ഇതിനെയാണ് പ്രപഞ്ച പ്രതീതി എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രതീതിയെ തത്വബോധം ഇല്ലാതാക്കുന്നില്ല. ഇനി അതിനെ ഇല്ലാതാക്കണമെന്ന് വിചാരിച്ചാലും അതിന് തത്വബോധത്തിന്റെ ആവശ്യമില്ല. ആ പ്രതീതി ഇല്ലാതാക്കണമെന്ന് വിചാരിക്കുന്നു, എന്ത് ചെയ്യുന്നു? അതിനെ തല്ലിപ്പൊട്ടിച്ചാണ് കൊടുത്ത തല്ലിപ്പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ പ്രതീതിയില്ല. അതുപോലെ ഈ കർണങ്ങളെല്ലാം ഉപസംഹരിച്ചാൽ മതി, എന്നിട്ട് സുഷുപ്തിയിൽ പോയാൽ മതി, പ്രതീതിയില്ല. അപ്പോ തത്വത്തെ ഗ്രഹിച്ചാൽ പ്രതീതിയെ ഇല്ലാതാക്കാൻ പറ്റില്ല. അപ്പോൾ പ്രതീതി ദോഷം ചെയ്യുന്ന കാര്യമില്ല. ആ പ്രതീതിയിൽ വരുന്ന താതാത്മ്യവും അതിനെ തുടർന്ന് വരുന്ന കാമക്രോധാദികളുമാണ് അവനെ വീണ്ടും സംസാരത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ ബോധം ഉണ്ടായതിനു ശേഷം അത് ഒഴിവാക്കണമെങ്കിൽ എന്ത് വേണം? രണ്ട് കാര്യം ചെയ്യണം. ഒന്ന്, അനാത്മപ്രത്യയ തിരസ്കരണം. ആ പ്രതീതി ഇല്ലാതാക്കുകയല്ല, ആ ഇപ്പോ എന്താണ് ഈ ശരീരത്തെ കുറിച്ച് ബോധമുണ്ട്. അപ്പോൾ ശരീരത്തെ കുറിച്ചുള്ള ബോധം ഉണ്ടായേ പറ്റൂ. ഞാൻ ആത്മാവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തെ കുറിച്ചുള്ള ബോധം ഇല്ലാതായി പോകത്തില്ല. അതില്ലാതാണെങ്കിൽ ഉറങ്ങിയേ പറ്റും, അല്ലെങ്കിൽ ബോധം കിടത്തണം. ഉണർന്നു കഴിഞ്ഞാൽ ശരീരത്തെ കുറിച്ചുള്ള ആ ബോധം ഉണ്ടാവും. പക്ഷേ ഈ ശരീരത്തിൽ വരുന്ന അഹന്ത എങ്ങനെ? ഞാൻ ഈ ശരീരമാണ്, ഞാൻ ഈ ശരീരം മാത്രമാണ്, ഇതിനപ്പുറം എനിക്കൊരു തത്വമില്ല എന്നുള്ള ആ ബോധം, അത് മാറ്റാൻ പറ്റും. അതാണല്ലോ മാറുന്നത് നമ്മൾ ഈ തത്വത്തെ ശ്രവിക്കുമ്പോൾ. ഉടൻ മനസ്സിൽ വരുന്നുണ്ടല്ലോ, അത് ശരീരമല്ല, അത് പരമാർത്ഥമാണ് എന്ന്. അവിടെ എന്ത് വരുന്നു? ശരീരപ്രതീതിയുണ്ട്, പക്ഷെ അതിൽ അഹന്തയില്ല. ശരി, ഇനി സർവവും ആത്മാവെന്നറിയുന്നിടത്തോ ഇത് ശരി മനസ്സിലാക്കാം. ഇതിന് നമുക്ക് വേണമെങ്കിൽ ആത്മാനാത്മവിവേകം എന്ന് പറയാം. തൻ ശരീരമല്ല ആത്മാവെന്നറിയുന്നു. അവിടെ ശരീരപ്രതീതിയുണ്ട്, ശരീരത്ത് അതാത്മ്യമില്ല, ശരീരത്തിൽ അഹന്തയില്ല. ഇനി മറ്റൊരു അനുഭവം ഉണ്ടല്ലോ, സർവവും ആത്മാവാണ്. ശരി, അവിടെ പ്രതീതി മാറുമില്ല. ഈ സ്വർണത്തിൽ നിന്നുണ്ടായ എല്ലാ ആഭരണങ്ങളും, ഒരാഭരണക്കടയിൽ കയറിയിട്ട് പറയണം, എല്ലാ ആഭരണങ്ങളും സ്വർണം തന്നെ എന്നുള്ള ബോധമുണ്ടായാലും അവിടെ വളയും മാലയും കമ്മലും ഒന്നും അപ്രത്യക്ഷമാകുന്നില്ല. അവിടെ എന്ത് വരുന്നു? ആ പ്രതീതി നിലനിൽക്കുന്നു. ആ പ്രതീതി നിലനിൽക്കുന്നുകൊണ്ടാണ് അവന് പറയേണ്ടി വരുന്നത് ഇത് സ്വർണമാണ്. പ്രതീതി ഇല്ലെങ്കിൽ പിന്നെ ബോധവുമില്ല. അങ്ങനെയുണ്ട്, പ്രപഞ്ചപ്രതീതി ഇല്ലെങ്കിൽ ആത്മബോധമില്ല, ശരീരപ്രതീതി ഇല്ലെങ്കിൽ അവിടെ ആത്മബോധമില്ല. അതെന്താണെന്ന് ചോദിക്കും. കാരണം സുഷുപ്തിയാണ്, അവിടെ ശരീരപ്രതീതിയില്ല, പ്രപഞ്ചപ്രതീതിയില്ല, ആത്മബോധമില്ല. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ പറയുന്നത് എന്താണ്? ആത്മബോധം ജാഗ്രതത്തിലാണ്. ജാഗ്രത എന്ന് പറയുന്ന ഈ പ്രതീതികൾ നിലനിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ പ്രതീക്ഷിക്കും, ഞാൻ ജ്ഞാനിയല്ല. എന്തുകൊണ്ട്? എന്റെ മുമ്പിൽ കാണുന്ന ഈ പ്രപഞ്ചമൊക്കെ മാറിയിട്ട് ഇവിടെ ആത്മാവെന്ന് പറയുന്ന ഒരു വസ്തു എനിക്ക് പ്രത്യക്ഷപ്പെടുന്നില്ല. അല്ലെങ്കിൽ ഈ നാമരൂപങ്ങളെല്ലാം മാറിയിട്ട് ആത്മാവെന്ന് പറയുന്ന ഒന്ന് ഇതിന്റെ സ്ഥാനത്ത് വേണം, ഞാൻ അതിനെ കണ്ടുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടിരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഭാവനകൾ വരും. അങ്ങനെ ഒരു സാധനമല്ല ഇത്, നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനും കേട്ടുകൊണ്ടിരിക്കാനും ഒന്നും. അങ്ങനെ ഒരു സാധനമാണോ ആത്മാവെന്ന് പറയുന്നത്? ഇതെല്ലാം മാറിയിട്ട് അതിന്റെ സ്ഥാനത്ത് ആത്മാവ് വരാം. അതൊക്കെ മിഥ്യാധാരണകളാണ്. അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. മറിച്ച് എന്താണ്? അതിന്റെ തത്വം അത് ഗ്രഹിക്കുന്നു, അത് പ്രതീതമാകുന്നു. വളയോ മാലയോ കമ്മലോ ഒക്കെ പ്രതീതമാകുമ്പോൾ അതിന്റെ തത്വത്തെ ഗ്രഹിക്കുന്നു. അതുപോലെ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഇത് പ്രതീതമാകുമ്പോൾ അത് ഇതിന്റെ തത്വത്തെ ഗ്രഹിക്കുന്നു. അപ്പോൾ വിപരീത പ്രത്യയം എന്ന് പറയുന്നത് ഇതല്ല, പ്രതീതിയല്ല. ഇതിൽ വരുന്ന തന്റെ സത്യത്വബോധവും, അല്ലെങ്കിൽ ഇതാണ് ആനന്ദമെന്ന് കരുതുക, ഇങ്ങനെയൊക്കെ വരുന്നിടത്താണ് വിപരീത പ്രത്യയം എന്ന് പറയുന്നത്. അതിനെ തിരസ്കരിക്കുന്നു. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ, ഈ ജാഗ്രത അനുഭവത്തിൽ നിന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? എങ്ങനെയാണോ അവന് ഈ ബോധം ഉണ്ടാകുന്നത് പോലെ അവന് കൃതകൃത്യതയുടെയും അനുഭവം ഉണ്ടാകുന്നു. അനുഭവം ഉണ്ടാകുന്നു, അത് ആ ബോധത്തിലേ ഉള്ളൂ. സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധത്തിന് മാത്രമേ കൃതകൃത്യതയുടെ അനുഭവം ഉണ്ടാകുന്നു. ഇതേ ഉള്ളൂ എന്ന് ചോദിക്കും. ഇത് മതി, ഇതിന്റെ അപ്പുറം ഒന്നുമില്ല, ഇതിന്റെ അപ്പുറം ഒന്നിന്റെ ആവശ്യമില്ല. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? സർവാനാത്മ പ്രത്യയ തിരസ്കരണം ഏത് കൃതകൃത്യോ യോഗി ബോധി പറയുന്നു. അമൂനം ച, അടുത്ത അമൂനത്തെ കുറിച്ച് പറയുന്നു. ഇവിടെ മന്ത്രത്തിൽ പറഞ്ഞു എന്താണ്? ബാല്യം ച പാണ്ഡിത്യം ച നിർവിദ്യ, ബാല്യത്തെയും പാണ്ഡിത്യത്തെയും നേടിയിട്ട് ശ്രവണ മനനങ്ങൾ, അഥ മുനിഹി നിശ്ചയം ശുദ്ധജ്ഞാനം പറയുന്നു. അമൗനഞ്ച മൗനഞ്ച നിർവിദ്യ അധ ബ്രാഹ്മണ പറയുന്നു. അപ്പൊ അവിടെ ഈ അമൗനത്തെയും മൗനത്തെയും എന്ന് പറയുന്നത് എന്താണ്? പിന്നീട് ബ്രാഹ്മണൻ എന്ന് പറയുന്നത് എന്താണ്? ഈ മുനി എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്ത് ചെയ്തു? നിശ്ചയാത്മകമായ ജ്ഞാനം വന്നു, ശുദ്ധമായ ജ്ഞാനം വന്നു. ഇവിടെ പിന്നെ ബ്രാഹ്മണൻ എന്ന് പറയുന്ന എന്തിനു വേണ്ടി? അതിന്റെ ഫലമായ കൃതകൃത്യതയെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. അല്ല, പിന്നെ പ്രത്യേകിച്ച് ഒരവസ്ഥയെക്കുറിച്ച് പറയാൻ വേണ്ടിയല്ല. അതാണ് അടുത്ത് പറയുന്നത് അമൂനം ച, അതിനെ വ്യാഖ്യാനിക്കുന്നു. ആത്മജ്ഞാന അനാത്മപ്രത്യ തിരസ്കാരവും രണ്ടിനെയും കൂടെ ചേർത്താണ് അമൗനം എന്ന് പറയുന്നത്. കാരണം മൗനത്തിന് നേരെ വിപരീതമായിട്ടുള്ളതാണല്ലോ അമൗനം. ഒന്ന് ആത്മജ്ഞാനം, അത് ശ്രവണത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ശ്രവണത്തിൽ തന്നെ ജ്ഞാനം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രവണമെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും തത്വമസി എന്ന് കേട്ടുകഴിഞ്ഞാൽ അത് ശ്രവണമാകത്തില്ല. അപ്പോൾ ഏത് തരത്തിലാണോ അത് ആത്മജ്ഞാനത്തിന് ഉപയോഗിയാകിത്തീരുന്ന അത്തരത്തിലുള്ള ശ്രവണം. അപ്പോൾ ആത്മബോധത്തിന് ആ ശ്രവണം എന്ന് പറയുന്നത് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും ശ്രവണം. എപ്പോഴാണോ അത് ആത്മബോധത്തെ ഉണ്ടാക്കുന്നത്, അതുവരെ സംഭവിച്ചതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ശ്രവണമെന്ന് പറയുന്നത്. അതിനുവേണ്ടിയിട്ട് അവിടെ ശ്രവണവും മനനവും നിധ്യാസനവും എല്ലാം സംഭവിച്ചിരിക്കും. ആ ശ്രവണം കൊണ്ടുണ്ടാകുന്ന ആത്മജ്ഞാനം എന്ന് പറയുമ്പോൾ അത് ഒരു നിമിഷമോ അല്ലെങ്കിൽ ഒരു ദിവസമോ ഒന്ന് സംഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല പറയുന്നു. ആർക്കാണോ ഇതിനെക്കുറിച്ചുള്ള ബോധമുണ്ടാകുന്നു, ആ ശ്രവണത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം അത് വ്യക്തമാണ്, നിശ്ചയാത്മകമാണ് എന്ന് പറഞ്ഞാൽ അവിടെയും മനനവും നിധ്യാസനമൊക്കെ സംഭവിച്ചിരിക്കുന്നു. പക്ഷെ അങ്ങനെ വന്നിട്ടും പറഞ്ഞല്ലോ വീണ്ടും വിപരീത പ്രത്യയം വരുന്നു. അത് നമുക്ക് അംഗീകരിച്ചേ പറ്റും. പറയുന്നു വിവേകമുണ്ടായെങ്കിലും അത് നഷ്ടപ്പെട്ടു പോയി, നഷ്ടപ്പെട്ടതുപോലെ ഒരനുഭവം. അവിടെ മനനം വരുന്നു, അതാണ് രണ്ടാമത് പറയുന്നത് അനാത്മപ്രത്യ തിരസ്കാരം. രണ്ടാമതത് സംഭവിക്കുന്നു, അനാത്മപ്രത്യങ്ങളെ തിരസ്കരിക്കുന്നു. ഇതിനാണ് അടുത്ത് പറയുന്നത് പാണ്ഡിത്യ ബാല്യസഞ്ജകവും, ഇതിനാണ് അമൗനം എന്ന് പറയുന്നത്. ഇതിനെ പാണ്ഡിത്യമെന്നും ബാല്യമെന്നും പറയുന്നു. നിശേഷം കരുത്വ, ഇതിനെ പൂർണ്ണമാക്കിയിട്ട്. നിശേഷം കരുത്വ, അമൗനം ച ആത്മജ്ഞാന അനാത്മപ്രത്യ തിരസ്കാരു പാണ്ഡിത്യ ബാല്യസഞ്ജവും നിശേഷം കൃത്വ. മൗനം നാമ അനാത്മപ്രത്യ തിരസ്കരണ പര്യവസാന ഫലം. അപ്പൊ ശരിക്കും മൗനം എന്ന് പറഞ്ഞാൽ എന്തായി? ഈ അനാത്മപ്രത്യ തിരസ്കരണത്തിന്റെ പര്യവസാനം ഫലം അതാണ് പറയുന്നത്. ആ ഫലം എന്ന് പറയുന്നത് എന്താണ്? ബ്രഹ്മൈവ സർവമിതി പ്രത്യ ഉപജായതേ എന്നാണ് ആ ഫലം എന്ന് പറയുന്നത്. അവിടെ പറയുന്ന ഉപയോഗിക്കുന്ന ഉപജായതേ എന്നാണ് അത്. ആ സന്ദർഭത്തിൽ പറയുന്നത് ഇത് തുടർന്ന് ഉണ്ടാകുന്ന ഒരു കാര്യമെന്നാണ്. തുടർന്ന് ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ നേരത്തെ ഇല്ലാതിരുന്നതല്ല, നേരത്തെ അതുണ്ടായിരുന്നു. സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മെന്നാണോ തുടങ്ങിയത്? സ്വസ്വരൂപം സദാ ജ്ഞാനരൂപത്തിൽ തന്നെ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് മാറ്റമൊന്നും സംഭവിച്ചില്ല. പക്ഷേ ഇവിടെ ശ്രവണവും മനനവും എല്ലാം വേണ്ടി വന്നു. അപ്പോൾ ആ മനനത്തിന്റെ ഫലമായി നിശ്ചയാത്മകമായ അല്ലെങ്കിൽ ശുദ്ധമായ അല്ലെങ്കിൽ ദൃഢമായ ജ്ഞാനം ഉണ്ടാകും. അതാണ് ഇവിടെ പറഞ്ഞത് അനാത്മപ്രത്യ തിരസ്കരണസ്യ പര്യവസാനം. അതങ്ങനെ പര്യവസാനം ചെയ്യുന്നു എന്നർത്ഥം. മൗനം, അത് ഫലം. തച്ച നിർവിദ്യ, ആ ഫലത്തെ നേടിയിട്ടെന്ന് വെച്ചാൽ ആ ജ്ഞാനത്തെ നേടിയിട്ട് എന്നർത്ഥം. അപ്പോൾ മനനത്തിന്റെ ഫലമായ ജ്ഞാനം. മനനാത് മുനി എന്ന് പറഞ്ഞല്ലോ, മുനിയുടെ ഭാവത്തെയാണ് പറയുന്നത്. മൗനം അവസ്ഥ, അതിനെയാണ് മൗനം എന്ന് പറയുന്നത്. അപ്പൊ പാണ്ഡിത്യം, ബാല്യം, മൗനം. അപ്പോൾ ബാല്യവും മൗനവും തമ്മിലുള്ള വ്യത്യാസം, ബാല്യം എന്ന് പറയുന്ന അവിടെ മനനം തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് മൗനത്തിലേക്ക് വരുമ്പോൾ എന്ത് വരുന്നു? അതിൻ്റെ പര്യവസാനമായി വെച്ചാൽ അനാത്മ പ്രത്യയ തിരസ്കരണത്തിൻ്റെ പൂർണ്ണത. ഒരാൾ തത്വത്തെ ശ്രവിക്കുന്നു, അയാൾ ചിന്തിക്കുന്നു, ഇതെന്തായി കേൾക്കുന്നത്, അയാളെ നിശ്ചയിക്കുന്നു, അവിടെ അവസാനം ഉണ്ടാകുന്ന ബോധം, അതെപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ബോധമാണ്. നാളെ ഒരിക്കൽ സംഭവിക്കേണ്ട ബോധമുണ്ടാകും. ആ തത്വശ്രവണത്തിനുള്ള യോഗ്യത ഒരുവനുണ്ടെങ്കിൽ അവനത് എപ്പോഴും സംഭവിക്കുന്നു. ഈ ശ്രവണ മനന നിധ്യാസങ്ങളുടെ അവനാ നിശ്ചയത്തിലെത്തുന്നു. അതുകൊണ്ട് പറയുന്നു ഉപജായത, നേരത്തെ ഉണ്ടായത് തന്നെയാണ്, നേരത്തെ ഉണ്ടായ ജ്ഞാനം തന്നെയാണ്, അതിനെ മറച്ചു കളഞ്ഞു. വിപരീത പ്രത്യയങ്ങൾ വന്നിട്ട് അതിനെ തിരസ്കരിച്ചതുപോലെ ആക്കി. ഉണ്ടായി നശിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല, അതിനെ ഇല്ലാതാക്കി എന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല, അതിനെ തിരസ്കരിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല. എന്നാലും ആ ഭാഷകൾ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട്? ആ ജ്ഞാനം ഉണ്ടായിട്ടും അത് ഫലമില്ലാത്തതുപോലെ അനുഭവപ്പെടും. വീണ്ടും താൻ ഇതിനോട് ഇതിനെല്ലാം അടിമയായി. അതുകൊണ്ട് തന്നെ അങ്ങനെ പറയുന്നു. അപ്പൊ പിന്നെ എന്താ ഒരു വഴി? വീണ്ടും അത് ഉണ്ടാകണം. ഉപജായത്തെ എന്ന് പറയുന്നതാണ്. അതെങ്ങനെ സംഭവിക്കും? മനനം തന്നെ വഴി. ആ മനനത്തിന്റെ പര്യവസാനമായി ആ ഫലം നിർവിദ്യ അഥ ബ്രാഹ്മണ, അവനെയാണ് ബ്രാഹ്മണൻ എന്ന് ഇവിടെ പറയുന്നു. ഇവിടെ പറയും ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ മുഖ്യബ്രാഹ്മണൻ ഇവനാ. ശ്രുതിയിലെ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ശ്രുതിസിദ്ധ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ഇതാണ്, മുഖ്യബ്രാഹ്മണൻ ഇതാണ് എന്നർത്ഥം. അല്ലാതെ ശിഖയും യജ്ഞവും വേദവും ധരിക്കുന്നവനല്ല. അവൻ കൃതകൃത്യോ ഭവതി, അവൻ കൃതകൃത്യനാകുന്നു. എന്തുകൊണ്ട് ആ കൃതകൃത്യത എന്ന് പറയുന്നത് എന്താണ്? ബ്രഹ്മൈവ സർവം ഇതി പ്രത്യേക ഉപജായത, ബ്രഹ്മമാണ് സർവം എന്നുള്ള ജ്ഞാനം ഇതാണ്. ഈ ബോധം അത് മനനം കൊണ്ടുവരുന്ന ആ ബോധം അതുണ്ടാകുന്നു. സബ്രാഹ്മണ കൃതകൃത്യോ, അവൻ കൃതകൃത്യൻ ആകുന്നു. അവന് പിന്നീട് കർത്തവ്യങ്ങളൊന്നും ശേഷിക്കുന്നില്ല. അതോ ബ്രാഹ്മണ, അതുകൊണ്ടാണ് അവനം ബ്രാഹ്മണൻ എന്ന് പറഞ്ഞത്. അപ്പൊ ആർക്കാണോ ഇങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നത് അവൻ ബ്രാഹ്മണനാകുന്നു. അതുവരെ അവൻ ബ്രാഹ്മണനല്ല, അതുവരെ കേവലം ബ്രാഹ്മണൻ നാമധാരിയാണ്. ശ്രുതിയിൽ ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരാളെ നിർദ്ദേശിക്കുന്നുണ്ട്. ആ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ബ്രഹ്മബോധമുള്ളവനാണ്, അല്ലാതെ ലോകത്ത് സാധാരണ കാണുന്ന ബ്രാഹ്മണനല്ല എന്നർത്ഥം. അപ്പോ ഒരു ജീവന് മഹത്വം അല്ലെങ്കിൽ വിശേഷത വരുന്നത് ഈ ബോധം കൊണ്ടാണ്. മറ്റു പലതുകൊണ്ടും ഒരാൾക്ക് വിശേഷത വരും. മറ്റെന്തെങ്കിലും കഴിവുകളൊക്കെ ഉള്ള ഒരാളിനെ നമുക്ക് വിശേഷതകളുണ്ടെന്ന് പറയും. പക്ഷെ ഒരു ജീവന്റെ ശരിയായ മഹത്വം എന്ന് പറയുന്നത് ഈ ബ്രാഹ്മണ്യം കൊണ്ടാണ്. ബാക്കി മഹത്വങ്ങളൊക്കെ പറയുന്നത് ഗുണമായിട്ടാണ്. എന്നുവെച്ചാൽ ജന്മം കൊണ്ടൊരാൾ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് മഹത്വമുള്ള കാര്യമല്ലെന്നർത്ഥം. അതിന് യാതൊരു മഹത്വമില്ല, ഉണ്ടെങ്കിൽ അത് ഗുണമാണ്. എപ്പോ? ഇതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ എന്നർത്ഥം. ഒരാൾ സ്വാധ്യാനം ചെയ്യുന്നത് മഹത്വമുള്ള കാര്യമാണ്, വൈദിക ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന മഹത്വമുള്ള കാര്യമാണ്, സദാചാരത്തിലിരിക്കുന്നത് മഹത്വമുള്ള കാര്യമാണ്, ആ രീതിയിലുള്ള ഒരു ബ്രാഹ്മണന് മഹത്വമുണ്ടെന്ന് പറയാം. എന്നാൽ ആ മഹത്വമെല്ലാം അപ്രസക്തമാകുന്നു എവിടെ? ഈ ബ്രഹ്മജ്ഞാനത്തിൽ. അതുകൊണ്ടതാണ് മുഖ്യമായിട്ടുള്ള മഹത്വം അവിടെ. എന്തുകൊണ്ടത് പറയുന്നു? മറ്റവന് വീണ്ടും കർത്തവ്യങ്ങളുണ്ട്, അവന് ചെയ്യാൻ പലത് ശേഷിക്കുന്നു. കൃതകൃത്യനല്ല, അവന് ഒരുപാട് കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുണ്ട് എന്നവൻ കരുതുന്നു. എന്നിട്ട് അവൻ അതൊക്കെ അനുഷ്ഠിക്കുന്നു. അപ്പോൾ ആ കൃതകൃത്യതയുടെ ഇവിടെ ഈ രണ്ട് കാര്യങ്ങളും മനസ്സിലാവും. ഇതുപോലെ വേറെ സന്ദർഭം വരത്തില്ല. ഈ സന്യാസവും ജ്ഞാനവും ഒരുമിപ്പിച്ചിരിക്കുന്നു. ആ സന്യാസത്തിൽ സന്യാസിയുടെ ഒരു പ്രവൃത്തിയായി ആ എന്താണ് ഭിക്ഷാചര്യത്തെ ഭാഷ്യകാരം പറഞ്ഞിരിക്കും. അവിടെ പറഞ്ഞു അത് ഒരു പ്രതിപത്തി കർമ്മം പോലെയാണ്. വേണമെങ്കിൽ അതിനൊരു കർമ്മമായി അംഗീകരിക്കാം. അത് മറ്റു കർമ്മങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു കർമ്മമെന്നുള്ള നിലയ്ക്ക് അതിൽ ഭാഷ്യകാരം പറയുമ്പോൾ നമ്മളതിൻ്റെ താല്പര്യത്തെ എടുത്താണ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യും. അത് സാധ്യമല്ലെങ്കിൽ മറ്റു കർമ്മങ്ങളും ആകാം, പരോപകാരാർത്ഥമുള്ള കർമ്മങ്ങൾ എന്നുള്ള നിലയ്ക്ക് അത് നമുക്ക് സ്വീകരിക്കും. അതുകൊണ്ടായിരിക്കും ആ ഒരു ദേശത്തിലായിരിക്കും പിൽക്കാലത്ത് വന്ന ആചാര്യന്മാർ സന്യാസത്തെ മാറ്റി, ശങ്കരാചാര്യരുടെ സന്യാസത്തെ മാറ്റി. കാരണം ശങ്കരാചാര്യരുടെ സന്യാസത്തിൽ ഭിക്ഷാടനം മാത്രമേ ഉള്ളൂ. അപ്പോൾ ശങ്കരാചാര്യർ എന്താണ് ആരംഭിച്ച സന്യാസം എന്ന് പറഞ്ഞ് പ്രചാരത്തിലിരിക്കുന്നതാണ് ഇന്നത്തെ ദശനാമ സന്യാസം, ശങ്കരാചാര്യന്മാരുടെ സന്യാസം. ഇതെല്ലാം പിൽക്കാലത്ത് ആചാര്യന്മാരുണ്ടാക്കി വെച്ചതാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഭാഗത്ത്. കാരണം ശങ്കരാചാര്യന്മാരുടെ ശങ്കരാചാര്യം എന്ന് വെച്ചാൽ വളരെ ആചാര ജടിലമാണ്. അവർക്ക് ചെയ്യേണ്ട കർത്തവ്യങ്ങൾ ഒരുപാടുണ്ട്, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ ഭിക്ഷാടനം എടുത്തല്ല അവർ ജീവിക്കുന്നത് ശങ്കരാചാര്യന്മാരാണ്. അത് ശരിയോ തെറ്റോ എന്നല്ല ഞാൻ പറയുന്നത്, അവരെ നിരൂപണം ചെയ്യുന്നത് അവർ മോശക്കാരെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, ഭാഷ്യകാരൻ പറഞ്ഞ ആശയത്തിന്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ അത് ഭാഷ്യകാരൻ പറയുന്ന സന്യാസമുണ്ട്. കാരണം എന്തുകൊണ്ട്? അവർക്ക് രാവിലെ മുതൽ മണിയടിയും പൂജയും ഒക്കെ ആയിട്ടാണ് ഒരു ദിവസം കൂടുതലും കഴിയുന്നത്. ഇതുപോലെ ഇവിടെ ഭാഷ്യകാരൻ പറയുന്നുണ്ട് ഭിക്ഷയെടുക്കാനേ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതങ്ങനെ ശങ്കരാചാര്യരുണ്ടാക്കിയ സന്യാസമാണ് ദശനാമി സന്യാസം എന്ന് പറയുന്നു. അതും എന്താണ് ഒരുപാട് സങ്കീർണ ജഡലവും സങ്കീർണവുമാണ്. അവിടെ മണ്ഡലേശ്വരൻ, മഹന്ത്, മഹാമണ്ഡലേശ്വരൻ, മിലിറ്റന്റ് സന്യാസം പലതരത്തിലുണ്ട്. ഇതൊക്കെ ശങ്കരാചാര്യർ പറഞ്ഞ ഭിക്ഷാടനമായിട്ട് എന്താണ്? തന്റെ ഗുണദോഷത്തെ നിരൂപണം ചെയ്യുന്നതല്ല, എന്താണ് ശങ്കരാചാര്യർ പറഞ്ഞ സന്യാസമെന്നും ഇത് ശങ്കരാചാര്യർ ഏർപ്പെടുത്തിയ സന്യാസമല്ലെന്നും പറയാൻ വേണ്ടി പറയുകയാണ്. ഇതിന് ഗുണമുണ്ടായിരിക്കും, ദോഷമുണ്ടായിരിക്കും, അത് താല്പര്യമുള്ളവർ ചിന്തിച്ചു നോക്കട്ടെ. പിൽക്കാലത്ത് വന്ന ആചാര്യന്മാരാരാണ് ഈ സമ്പ്രദായങ്ങളെല്ലാം ഏർപ്പെടുത്തിയത്? ഭാഷ്യമെഴുതിയ ശങ്കരാചാര്യരല്ല ഒരിക്കലും. കാരണം ഇവിടെ ശങ്കരാചാര്യർ വ്യക്തമായിട്ടും സന്യാസം എന്താണെന്ന് നിർവചിക്കുന്നുണ്ട്. സന്യാസിക്ക് അത്തരത്തിലുള്ള യാതൊരു കർമ്മവും ഇല്ല എന്ന് പറഞ്ഞ ആള് ഈ കർമ്മങ്ങളെല്ലാം സന്യാസിയുടെ മേൽ കെട്ടിവെക്കുമോ? സന്യാസി കേവലം ഭിക്ഷ തന്നെ ജീവിക്കണമെന്ന് പറഞ്ഞ ആള് കോടിക്കണക്കിന് സ്വത്തിന്റെ ആസ്തിയുള്ള സ്ഥലത്ത് സന്യാസി പിടിച്ച് മഠാധിപതിയായിരിക്കുമോ? ഇരുത്തുമോ? സങ്കല്പിക്കാൻ കൂടി പറ്റത്തില്ല. എന്തെങ്കിലും കർത്തവ്യങ്ങൾ കൊടുക്കുമോ? രാവിലെ മുതൽ വൈകുന്നതുവരെയുള്ള അനുഷ്ഠാനങ്ങൾ പറയുമോ? ഇതെല്ലാം പിൽക്കാലത്ത് വന്ന ആചാര്യന്മാർ അന്നത്തെ കാലദേശങ്ങൾക്കനുസരിച്ച് അത് ആവശ്യമാണെന്ന് തോന്നിയതുകൊണ്ട് ഏർപ്പെടുത്തിയാണ്. അതുകൂടെ പറഞ്ഞില്ലെങ്കിൽ ഇവിടുത്തെ ഈ വ്യാഖ്യാനം പൂർണ്ണമാകത്തില്ല. അത് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ശങ്കരാചാര്യർ ഏർപ്പെടുത്തിയെന്ന് വിശ്വസിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷവും. അപ്പോൾ നമ്മൾ സ്വന്തം തന്നെ ചിന്തിച്ചു നോക്കുക, ഇങ്ങനെ ഒരു സന്യാസത്തെക്കുറിച്ച് പറഞ്ഞ ശങ്കരാചാര്യർ, അതിന് നേരെ വിപരീതമായിട്ടുള്ള ഒരുപാട് ആചാരബഹുലമായിട്ടുള്ള ഈ ഇതിനെ ഏർപ്പെടുത്തുമോ? ഇനി അങ്ങനെ ഏർപ്പെടുത്തി ഇതിലിരിക്കുന്നവർക്ക് ഇത് ശങ്കരാചാര്യർ നേരിട്ട് ഏർപ്പെടുത്തിയാണ്. ഞങ്ങൾ ശങ്കരാചാര്യർ നേരിട്ടുള്ള പരമ്പരയാണെന്ന് എങ്ങനെ അവകാശപ്പെടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ഭാഷ്യവേദിയെ ശങ്കരാചാര്യരെ കുറിച്ച് ആദി ശങ്കരൻ എന്ന് പറയുന്നു. ഇതൊക്കെ ഏർപ്പെടുത്തിയ ഒരാളെ കുറിച്ച് അഭിനവ ശങ്കരൻ എന്നും ചിലർ പറയുന്നുണ്ട്. അതൊക്കെ ശരിയോ തെറ്റോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ എന്തോ ഒരു തകരാറുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, കുറെ കാലം മുമ്പേ മനസ്സിലായത്. ഇത് രണ്ടും കൂടെ പൊരുത്തപ്പെടുന്നില്ല എന്നുള്ള കാര്യം ഞാൻ എൻ്റെ ഗുരുവിനോട് തന്നെ നേരിട്ട് ചോദിച്ചാണ്. അതായത് നിങ്ങളുടെ അടുത്ത് രഹസ്യം പറയുന്നൊന്നുമല്ല, അദ്ദേഹത്തിന് ഉത്തരമില്ല. എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു, ആര് സംഭവിച്ചു? ഭാഷ്യകാരൻ ഇങ്ങനെ ഒരു സന്യാസത്തെ കുറിച്ച് പറയുന്നുണ്ടോ? അതില്ല എന്ന് പറയുന്നു. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? അത് ഉത്തരവില്ല, ആർക്കും ഉത്തരവില്ല, എനിക്കും ഉത്തരവില്ല, എങ്ങനെയോ സംഭവിച്ചു. അതുകൊണ്ട് ഇത് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കും. അപ്പോൾ അതുകൊണ്ട് വേറെ ഗുണം കൂടെയുണ്ട്. ഞങ്ങൾ ഇന്ന പരമ്പരയാണെന്ന് പറഞ്ഞ് മിഥ്യ അഭിമാനം കൊള്ളുന്ന വലിയൊരു വിഭാഗം ഉണ്ട്. അവരുടെ ആ മിഥ്യാഭിമാനത്തെ കളയാനും ഇതറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. ഇവിടുത്തെ സന്യാസം എന്ന് പറയുന്നത്, അതിന്റെ ഫലം എന്ന് പറയുന്നത് കൃതകൃത്യതയാണ്. എന്തെങ്കിലും ഒരു കർത്തവ്യമല്ല, ഇന്നത് ചെയ്യണം. അവിടെ പറഞ്ഞ അതിന് ഒരടയാളമില്ല, ഒരടയാളമുള്ള ഭാവി വസ്ത്രം പോലും അതിന്റെ അടയാളമായി ഭാഷ്യകാരൻ പറയുന്നില്ല. അത് കേവലം വ്യക്തിനിഷ്ഠമായ ഒരനുഭവം എന്ന് പറയും, എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ആ ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്നതിന്, ഈ പറയുന്ന സന്യാസി ആകുന്നതിന്, ഇന്നത്തെ നടക്കുന്ന സന്യാസിയാകുന്ന ആർക്കും ആകാം. അതിനൊരു ചെറിയ ചടങ്ങ് മതി, അതിനോട് താല്പര്യമുള്ള ആർക്കും അങ്ങനെ ആകാം, അങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ ഇതങ്ങനെയല്ല. അഷികാരം പറയുന്ന സന്യാസത്തിന് ശ്രവണ മനന നിധ്യാസനങ്ങൾ വേണം, അതിനുള്ള യോഗ്യതകളൊക്കെ വേണം, അങ്ങനെയുള്ള ഒരു ബോധം ഉണ്ടാകണം, അത് എല്ലാം വേണ്ടി വരും. അതുകൊണ്ട് അതൊരിക്കലും സർവ്വസാധാരണമാകത്തില്ല. അതിന് എന്താണ് സഹസ്രാണ മനുഷ്യേഷു ബഹുനാം ജന്മനാം അന്ത്യ എന്ന് പറഞ്ഞതുപോലെ അതിന് യോഗ്യത ഉള്ളവർക്കേ അത് പറ്റത്തുള്ളൂ, മറ്റതാർക്കും ആകാം. രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിരുപചരിതം ഹി തഥാ തസ്യ ബ്രാഹ്മണ്യം പറയുന്നു. സാധാരണ ബ്രാഹ്മണനെന്ന് ലോകത്തിൽ വ്യവഹാരത്തിൽ പറഞ്ഞു വരുന്നത് ഗൗണബ്രാഹ്മണൻ, മുഖ്യ ബ്രാഹ്മണനല്ല. തഥാ, എപ്പോഴാണ് ഒരുവൻ ഇങ്ങനെ ബോധം ഉണ്ടാകുന്നത്? എപ്പോഴാണ് അവന് കൃതകൃത്യത സ്വയം അനുഭവപ്പെടുന്നത്? തസ്യ ബ്രാഹ്മണ്യം നിരുപചരിതം. അവന്റെ ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് മുഖ്യമാണ്. ഉപചാരം എന്ന് വെച്ചാൽ ഗുണം, നിരുപചരിതം എന്ന് വെച്ചാൽ അത് മുഖ്യമായി തീരുന്നു. അവനാണ് സാക്ഷാത് ബ്രാഹ്മണൻ, ബ്രഹ്മവിദ്, ബ്രഹ്മൈവ ഭവതി. അവൻ പരമാത്മാവ് തന്നെയാണ്. അവനെയാണ് വാസ്തവത്തിൽ ശ്രുതി സിദ്ധ ബ്രാഹ്മണൻ, അവനാണ് ശ്രുതി ബ്രാഹ്മണൻ എന്ന് പറയുന്നതാണ്. ഇതിങ്ങനെ എടുത്തു പറയുന്ന എന്തുകൊണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ, ബ്രാഹ്മണന് മഹത്വമുണ്ട്, ബ്രാഹ്മണൻ ശ്രേഷ്ഠനാണ്, ബ്രാഹ്മണൻ മറ്റുള്ളവർ എല്ലാവരും അനുസരിക്കണം, ബ്രാഹ്മണന് വിധേയനായിരിക്കണം എന്നെല്ലാം പറയുന്നിടത്ത് ആരെയാ ഉദ്ദേശിക്കുന്നത്? മുഖ്യ ബ്രാഹ്മണനെയാണോ അതോ ഗൗണബ്രാഹ്മണനെയാണോ? അവിടെ മുഖ്യ ബ്രാഹ്മണനെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ജന്മം കൊണ്ട് ഒരു പ്രത്യേക കുലം ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു കുലത്തിൽ ജനിച്ചവനല്ല. അവന് ഇത്തരത്തിലുള്ള വൈശിഷ്ട്യങ്ങളൊന്നുമില്ല. അവൻ എന്തെങ്കിലും സൽപ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ വൈശിഷ്ട്യം അവനുണ്ട്. അത് ആര് സൽപ്രവൃത്തി ചെയ്താലും ഉണ്ടാകും. അതിന് ബ്രാഹ്മണ കുലത്തിൽ ജനിക്കണമെന്നൊന്നുമില്ല. ഏത് കുലത്തിൽ ജനിച്ചാലും അവൻ സൽപ്രവൃത്തികൾ ചെയ്യണമെങ്കിൽ അവനതിന്റെ മഹത്വമുണ്ട്. സദാചാരത്തിലാണെങ്കിൽ മഹത്വമുണ്ട്. ഇവിടെ പറയുന്നതല്ല, ഇവിടെ പറയുന്നത് നിരുപചരിതമായ, ഒരിക്കലും അപ്രധാനമല്ലാത്ത, സർവോത്കൃഷ്ടമായിരിക്കുന്ന മഹത്വമാണ്. അതി ആത്മബോധമുള്ളവനേ ഉള്ളൂ എന്നാണ്. എന്നാലും ശങ്കരാചാര്യർ ആ കുലത്തിൽ പറഞ്ഞവരെ മഹത്വപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അത് വേറെ കാര്യം, അത് ചിലർക്ക് അങ്ങനെ ഉണ്ടാകുമല്ലോ അല്ലേ. ആ ജനിച്ച വംശത്തിനുള്ളൊരു കൂറ് എന്നേ ഉള്ളൂ. അതുകൊണ്ട് ചില അഭ്യാസങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്നാലും പരമാർത്ഥം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ താൻ കാണിച്ച എല്ലാ അഭ്യാസങ്ങളും നിരുപചരിതമെന്ന് ഇവിടെ ഇപ്പൊ സമർത്ഥിച്ചിരിക്കുകയാണ്. അതെല്ലാം അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നുമല്ല മുഖ്യം. ബ്രാഹ്മണ്യം അതല്ല, അത് അറിവുകൊണ്ടുണ്ടാകുന്നതാണ് എന്നിവിടെ സ്വയം തന്നെ പറഞ്ഞിരിക്കുകയാണ്. അതെന്ന് പറയുന്നത് പ്രാഗപി പ്രസിദ്ധം ബ്രാഹ്മണ്യം. ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് നേരത്തെ തന്നെ വർണ്ണ വ്യവസ്ഥയിലുണ്ടല്ലോ ഒരു ബ്രാഹ്മണ്യം, അതല്ല മുഖ്യം. നിരുപചരിതം ഹി തഥാ തസ്യ ബ്രാഹ്മണ്യം പ്രാപ്തം അതാഹ സബ്രാഹ്മണ കേന സ്യാത് കേന ചരണേന ഭവേത് യേന സ്യാത് യേന ചരണേന ഭവേത് തേന ഈദൃശേവായം. ഇപ്പോ അങ്ങനെയുള്ള ബോധമുള്ളവൻ, അവന്റെ ചരണം എന്ന് വെച്ചാൽ ആചരണം എന്തായിരിക്കും, ഏതാചരണം കൊണ്ടാണ് അവനെ തിരിച്ചറിയേണ്ടത്, എന്തെങ്കിലും ഉണ്ടോ അതിന്? ആ ബോധമുള്ളവനെ തിരിച്ചറിയാൻ എന്തെങ്കിലും അടയാളമുണ്ടോ എന്ന് ചോദിക്കും. അതിനെക്കുറിച്ച് വിശദമായ ചർച്ച ഇവിടെ വരുന്നുണ്ട്. വർത്തികാചാര്യൻ അത് വിശദമായി ചർച്ച ചെയ്യുന്നു. അങ്ങനെ ഉണ്ടോ? അതിൻ്റെ അവസാനത്തെ നിർണയം ഇതാണ്, എന്താണ്? അതിനൊരടയാളവുമില്ല, ഒരടയാളവും അതിനില്ല എന്നർത്ഥം. അത് വേറെ തരത്തിൽ പറഞ്ഞു, അലിംഗ അവൻ അടയാളമില്ലാത്തവനാണ്, അവൻ സ്വന്തം മഹത്വത്തെ പ്രഖ്യാപനം ചെയ്യാത്തവനാണ്. അവൻ പിന്നെ എങ്ങനെ മറ്റുള്ളവരറിയും? അവനറിയുന്നതിന് അവന് യാതൊരു അടയാളമില്ല. പിന്നെന്താ, അവൻ ആ ബോധമുണ്ട് അത്ര മാത്രം. അതുകൊണ്ട് ബാഹ്യമായ ആചരണങ്ങളിലൂടെ ഇവിടെ ഈ പറയുന്നതായ ആത്മബോധമുള്ളവനെ തിരിച്ചറിയാനില്ല. അതിനുവേണ്ടി ഒന്നും തന്നെ അവൻ അവശേഷിപ്പിച്ചിട്ടില്ല. മഹാഭാരതത്തിലും മറ്റും പറയുന്നതാണ്, ആകാശത്തുകൂടി പറക്കുന്ന പക്ഷി ഒരിക്കലും അതിൻ്റെ ചരണപദത്തെ കാൽപ്പാടുകളെ അവിടെ അവശേഷിപ്പിക്കാറില്ല. അതുപോലെയാണ് അവൻ ഈ ലോകത്ത് കടന്നു പോകുന്നത്, ശരീരപാദം വരെ ഈ ലോകത്ത് ഇരിക്കുന്നത്. അപ്പൊ അവനെ അടയാളം കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ നമ്മൾ പറയുന്നതോ ഇന്നാര് ജ്ഞാനിയാണ് ഇന്നാര്, അതൊക്കെ നമ്മുടെ ശ്രദ്ധ, വിശ്വാസം, ഭാവന, കൽപ്പന, ഇതൊക്കെ അതൊക്കെ നല്ലതാണ്, അത് വേണ്ടെന്ന് പറയുന്നില്ല. അതുകൊണ്ട് ഗുണമുണ്ടാവും. ഒരു കല്ലില് ദൈവമാണെന്ന് ഭാവന വന്നാൽ അത് ഗുണം ചെയ്യുന്നില്ലേ മനുഷ്യൻ? അതിനൊരു കൽക്കഷണത്തിൽ ആ ഭാവന വന്നാൽ മതി. അതുപോലെ ആത്മജ്ഞാനി എന്നുള്ള ഒരു ഭാവന എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ അവന് ഗുണം ചെയ്യും, പക്ഷെ അതൊന്നും അടയാളമല്ല. അത്തരം ഭാവന വേണ്ടെന്നല്ല പറയുന്നത്, അത്തരം ശ്രദ്ധ വേണ്ടെന്നല്ല പറയുന്നത്, പക്ഷെ അതൊന്നും അതിൻ്റെ സാങ്കേതികമായി പറയുകയാണ്. ഇതിന് യാതൊരു അടയാളവും ഇല്ല. Thank you.